ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 3:36 ശ്ലോകം. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവനിയോജിതഃ. യദ്യപ്യനർത്ഥമൂലം ധ്യായതോ വിഷയാൻ പുംസഃ ഇതി രാഗദ്വേഷോ ഹ്യസ്യ പരിബന്ധിനോ ഇതി ച ഉക്തം. സർവാനർത്ഥത്തിനും കാരണമായിരിക്കുന്ന കാമത്തെക്കുറിച്ച് 2-ാം അധ്യായത്തിനും 3-ാം അധ്യായത്തിനും ചർച്ച ചെയ്യുന്നു. 2-ാം അധ്യായത്തിൽ ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്ഥേഷോപജായതി, ഇവിടെ സംഘ സഞ്ജായതേ കാമ എന്നിങ്ങനെ കാമത്തെക്കുറിച്ച് പറഞ്ഞു. അത് തന്നെ രാഗം എന്ന് 3-ാം അധ്യായത്തിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും തയോറിന്റെ വശമാകച്ച് പരിബന്ധിനവും എന്നും പറഞ്ഞു. ഇതാണ് സർവ്വ അനർത്ഥത്തിനും കാരണമായിരിക്കുന്നത്. അർജുനൻ പറഞ്ഞു, ഭീഷ്മദ്രോണാദികളെല്ലാം ഇവിടെ അവർ പാപികളാണ്, അല്ലെങ്കിൽ പാപികളുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. അവർ ഗുരുക്കന്മാരാണെങ്കിലും പാപികളുടെ പക്ഷത്ത് അവർ ചേർന്നിരിക്കുകയാണ്. ആദതായികളോടൊപ്പം നിന്ന് അവർ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഇതുവരെയുള്ള ഉപദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ മുഖ്യമായിട്ടും കർമ്മയോഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ സാന്ദർഭികമായിട്ട് കാമത്തെയും അവിടെ പരാമർശിച്ചു. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള ഒരു വിഷയമാണ് കാമം. അത് വിക്ഷിപ്തം അനവധാരിച്ച വിക്ഷിപ്തമായിട്ട് എന്നുവെച്ചാൽ പല പല ഭാഗങ്ങളിലായിട്ട് ഓരോരോ സന്ദർഭങ്ങൾ വന്നപ്പോൾ അവിടെ രാഗദ്വേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. അനവധാരിത അത് കൃത്യമായി നിശ്ചയിച്ച് ഇന്നതിന്നതെന്ന് പറഞ്ഞില്ല. തദുക്തം, അങ്ങനെ ഈ കാമത്തെക്കുറിച്ച് പറഞ്ഞു എങ്കിലും തസ്സംക്ഷിപ്തം നിശ്ചിതം ചെയ്തം ഏവേദി, അത് ചുരുക്കത്തിൽ വ്യക്തമായി ഇന്നതാണ്, ഇതമേവ ഇതി ഞാതമിച്ചൻ. അത് അർജുനൻ അറിയാൻ ആഗ്രഹമുണ്ട്. കാമം എന്താണെന്ന് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണത് മനുഷ്യനെ സ്വാധീനിക്കുന്നത്, എങ്ങനെയത് പ്രവർത്തിക്കുന്നു, അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അർജുന ഉപവാച. ജാതേഹി തസ്മിൻ തതുച്ഛേദായ യത്നം കുര്യ, അതിൻ്റെ തീവ്രത, അതിൻ്റെ ശക്തി കാമത്തിൻ്റെ. ജാതേഹി തസ്മിൻ, അത് മനസ്സിലായിക്കഴിഞ്ഞാലേ തതുച്ഛേദായ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി യത്നം കുര്യ, അതിനുവേണ്ടി പരിശ്രമിക്കാം. ആധ്യാത്മിക മാർഗത്തിൽ അല്ല ശത്രുവാണത്. അർജുനൻ ശത്രുവായി കാണുന്നവർ ഭൗതിക മാർഗത്തിലുള്ള ശത്രുക്കളാണ്, രാജ്യത്തെ നേടുന്നതിന് ശത്രുവായി നിൽക്കുന്നവരാണ്. പക്ഷേ ഇതല്ല വാസ്തവത്തിൽ നിന്റെ ശത്രുക്കൾ. വാസ്തവത്തിലുള്ള ശത്രു കാമമാണ്, അതിനെയാണ് നശിപ്പിക്കേണ്ടത്. ജഹി ശത്രു, ആ ശത്രുവിനെയാണ് നീ പറയും. ഇപ്പോൾ ഇവിടെ രണ്ടു തരത്തിലുള്ള ശത്രുക്കളെ കുറിച്ച് പറയുകയാണ്. ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ശത്രുക്കൾ ബാഹ്യമായി നിൽക്കുന്ന ശത്രുക്കൾ. ഒരു ക്ഷത്രിയന് എതിരായി നിൽക്കുന്ന യുദ്ധം ചെയ്യുന്നവർ, ആന്തരികമായ ശത്രു അത് ഏറ്റവും പ്രബലമായ ശത്രുവാണ്, അത് കാമമാണ്. ബാഹ്യമായി രാജ്യലാഭം അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കൾ മറ്റു ക്ഷത്രിയന്മാർ. ആധ്യാത്മികമായി ഇവിടെ പറയുന്ന കർമ്മയോഗ അനുഷ്ഠാനം പോലെയുള്ള കാര്യങ്ങളിൽ ശത്രുവായി നിൽക്കുന്നത് ആന്തരികമായ കാമം. ഇവിടെ ഈ രണ്ട് ശത്രുക്കളെയും ജയിക്കാൻ ആവശ്യപ്പെടുകയാണ്. നേരത്തെ തസ്മാ യുദ്ധസ്വ ഭാരത, യുദ്ധം ചെയ്യൂ എന്നും പറ്റും പറയുന്നിടത്ത് ബാഹ്യമായ ശത്രുവിനെ അവിടെ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ആന്തരികമായ ശത്രു, മറ്റത് രാജ്യപ്രാപ്തിക്ക് വേണ്ടി, ഇത് ആത്മലാഭത്തിന് വേണ്ടി. രണ്ടു തരത്തിലും ഉള്ള ശത്രു സംഹാരമാണ് അർജുനന് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇവിടെ ഇതുവരെയുള്ള ഈ ചർച്ചയിൽ നിന്ന്, ഭഗവാന്റെ ഉപദേശത്തിൽ നിന്ന് അർജുനന് കർമ്മയോഗത്തെക്കുറിച്ച് മനസ്സിലായി. കർമ്മയോഗത്തിന്റെ മാർഗത്തെ സഞ്ചരിക്കുന്ന ഒരാളിന് ഇവിടെ സന്മാർഗം അത് മുഖ്യമാണ്. സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ, അതായത് സ്വധർമ്മം, അതാണ് ഇവ പറഞ്ഞു നിർത്തിയത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ, അവിടെ പറഞ്ഞത് അതാണ്. കർമ്മയോഗം എന്ന് കരുതി എന്തെങ്കിലും ചെയ്താൽ പോരാ, അത് സ്വധർമ്മം തന്നെ ആയിരിക്കണം. പക്ഷെ സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിന് പലപ്പോഴും അധർമ്മവും ചെയ്യേണ്ടി വരുന്നു, ചെയ്തു പോകുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കർമ്മയോഗമായിട്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കാൻ പറ്റൂ എന്നുള്ളതാണ് വാസ്തവം. നില പക്ഷേ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവനും അല്ലെങ്കിൽ സന്മാർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവനും അതിൽ നിന്ന് ഭ്രംശിച്ചു പോകും, വഴുതിപ്പോകുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതാണ് പാപം. അതാണ് ചോദിക്കുന്നത്. അത് കേന ഹേതുഭൂതേന പ്രയുക്ത, കേന ഹേതുഭൂതേന പ്രയുക്ത, ഏത് ഹേതുവിനാൽ പ്രേരിതനായിട്ടാണ് ഒരാൾ സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും എല്ലാം ചരിക്കണം, അതാണ് സ്വധർമ്മം എന്ന് തിരിച്ചറിഞ്ഞിട്ട് വിവേകമുള്ളവൻ ആണ്. വിവേകമുള്ളവൻ പോലും ആ മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ചാലും കേന ഹേതുഭൂതൻ, എന്ത് കാരണത്താൽ പ്രേരിതനായിട്ടാണ്, പ്രയുക്തനായി പ്രേരിതനായിട്ടാണ്. എങ്ങനെ? രാജ്ഞൈവ ഭൃത്യു, ഒരു രാജാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൃത്യനെ പോലെ. ആ ഭൃത്യന് യാതൊരു കാര്യത്തിലും യാതൊരു സ്വാതന്ത്ര്യമില്ല. രാജാവ് പറയുന്നതിന് അക്ഷരം പ്രതി പരിപാലിക്കുക എന്നുള്ളതല്ലാതെ സ്വന്തമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയുണ്ടാവും. അതുപോലെ ഇവിടെ പറയുന്നു, ധർമ്മത്തിൽ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നു, അത് പ്രത്യേകം മനസ്സിലാക്കണം. അധർമ്മികളെ കുറിച്ച്, അവിവേകികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് വിവേകികളെ കുറിച്ചാണ്. സ്വധർമ്മം തിരിച്ചറിഞ്ഞ് അതനുഷ്ഠിക്കുന്നവരെ കുറിച്ചാണ്, കർമ്മയോഗത്തിലും മറ്റും പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് അവരെ സംബന്ധിച്ച് ഇതൊരു ചർച്ചയായി വരുന്നത്. അധർമ്മത്തിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ധർമ്മം അയാളെ സംബന്ധിച്ചൊരു മുഖ്യ ചർച്ചയായി വരുന്നില്ല. അസമയം വിവേകത്തിന്റെ മാർഗത്തെ സ്വീകരിക്കുന്നവന് ആണ് ധർമ്മ ചർച്ച ആവശ്യമായി വരുന്നത്. സംസ്കൃതമായ ഒരു മനസ്സുള്ളവൻ പാപം കർമ്മ ചരതി, അവൻ പാപകർമ്മത്തെ ആചരിക്കുന്നു. സ്വധർമ്മത്തിൽ നിന്നും, സ്വധർമ്മം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതല്ല, പരധർമ്മം അല്ലെങ്കിൽ പാപം അത് ചെയ്യേണ്ടിയും വരുന്നു. പാപം കർമ്മ ചരതി ആചരതി പുരുഷഃ, പുരുഷഃ പുരുഷഃ, ജീവന്മാർക്കെല്ലാം ഇത് സംഭവിക്കുന്നു. അത് വിവേകിയാണ് എന്നെന്തുകൊണ്ട് പറഞ്ഞു? പറയുന്നു സ്വയം അനിച്ഛിന്നപി, വിവേകിക്കാണ് അത് സംഭവിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്നില്ല അത് ചെയ്യാൻ. എന്തുകൊണ്ട്? അവന് ധർമ്മബോധമുണ്ട്, വിവേകമുണ്ട്, അധർമ്മം പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അനിച്ഛന്നവി ആഗ്രഹിക്കാതെയും അസിം പാപിയായുള്ളവൻ പാപം ചെയ്യുന്നത് പാപത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം അതിനവന് താല്പര്യമുണ്ട്, അവന് വാസനയുണ്ട്, അവൻ ദുഷ്പ്രവൃത്തികളവൻ ആഗ്രഹിച്ച് തന്നെ ചെയ്യുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളെ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് വിവേകിയായ ഒരു കർമ്മയോഗിയെ കുറിച്ചാണ് പറയുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു? അനിച്ഛൻ, അയാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പാപം ചെയ്യാൻ, ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചെയ്തു പോകുന്നു. എന്നുവെച്ചാൽ അയാളുടെ കുറ്റം കൊണ്ടല്ല, അയാൾക്ക് ധർമാധർമ്മ ബോധവും വിവേകവും എല്ലാം ഉണ്ടെങ്കിലും അനിച്ഛന്നവി എങ്ങനെ ആരോ പ്രേരിപ്പിച്ചിട്ടുള്ളത് പോലെ, അതിനാരോ അയാൾ ആ വഴിക്ക് നയിക്കുന്നത് പോലെ. ഹേ വാഷ്ണേയ വിഷ്ണുകുല പ്രസൂത, വിഷ്ണുകുലത്തിൽ ജയിച്ചവനെ എങ്ങനെ ബലാധിപ നിയോജിത, ബലാനിയോജിതയോ, എങ്ങനെയാണോ ഭൃത്യന്റെ രാജാവ് പ്രേരിപ്പിച്ച് പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ വിവേകിയായ ഒരു പുരുഷനെ ബലാനിയോജിതയോ, ബലം പ്രയോഗിച്ച് ചെയ്യുന്ന പോലെ. എന്നുവെച്ചാൽ ശക്തമായ ആന്തരിക പ്രേരണ കൊണ്ട് എന്നർത്ഥം. പാപം ആചരിക്കുന്നു, രാജ്ഞ ഇവ ഇത്യുക്തോ ദൃഷ്ടാന്ത, രാജ്ഞ ഇവ എന്ന് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു. അതാണ് ബലാധിപ നിയോജിത എന്ന് ഭഗവാൻ പറഞ്ഞത്. ഇപ്പൊ കർമ്മയോഗി വിവേകി ആയിരിക്കുന്ന ഒരുവനും ആരും ആയിക്കൊള്ളട്ടെ, അവനും അധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് പോകും, അവന്റെ വിവേകം തടഞ്ഞാനുസരി പോകും. വിവേകം കൊണ്ട് അതിനെ ചെറുത്തു നിൽക്കുക വളരെ ദുഷ്കരമാണ്. അവിവേകിയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അവൻ ആഗ്രഹിച്ച് അവൻ അധർമ്മ മാർഗത്തിലേക്ക് പോകും, അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒരു സാധകന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്, വിവേകമുള്ള വിവേകിയായ ഒരുവന്റെ കാര്യം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിനടുത്ത് സമാധാനം പറയുന്നു. അർജുനൻ അർജുനൻ ഇതുവരെ കർമ്മയോഗത്തെക്കുറിച്ച് ചോദിച്ചു, ഭഗവാൻ അതിനെക്കുറിച്ച് സമാധാനം പറഞ്ഞു. ഇവിടെ രണ്ട് മാർഗങ്ങളുണ്ട്, ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും. ആ കർമ്മനിഷ്ഠ എന്താണ് അതെല്ലാം ചോദിച്ചു. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഒരു കാരണവശാലും പരധർമ്മം ചെയ്യരുത്. സ്വധർമ്മത്തെ തിരിച്ചറിയുന്നവനും ചിലപ്പോൾ സ്വധർമ്മത്തെ പരിചയിച്ച് പരധർമ്മം ചെയ്യാൻ പോകുന്നു. അപ്പൊ സ്വധർമ്മത്തിൽ നിന്നും ഒരുവന് ഭ്രംശം സംഭവിക്കാം. അത് ചിലപ്പോ പാപാചരണവും ആകാം എന്ന് സംശയിച്ചുകൊണ്ടാണ് ഒരു പക്ഷാന്തരം. ഇനി ഇനിയൊന്ന് ചോദിക്കട്ടെ എന്നാണ് അർജുനൻ ചോദിക്കുന്നതാണ്. അഥ അയം പുരുഷ ശ്ലോകത്തിൽ ഈ ജീവൻ, കൃഷ്ണന്റെ ജീവൻ, ഹേ വാഷ്ണേയ അല്ലയോ ഭഗവാനെ, ഈ ജീവൻ അനിച്ഛൻ അഭി ആഗ്രഹിക്കാഞ്ഞിട്ട് കൂടി ബലാദ് നിയോജിത ഇവ, ബലാത്കാരമായി ആരോ പ്രേരിപ്പിക്കുന്നത് പോലെ, കേന പ്രയുക്ത, ഏതൊന്നിനാൽ പ്രേരിതനായിട്ടാണ് പാപം ചരതി, പാപം ആചരിക്കുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നത്. പൊതുവായി വരുന്ന എല്ലാ തരത്തിലുള്ള അധർമാചരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായ പ്രവൃത്തികളെക്കുറിച്ചും പറയുകയാണ്. ഇത് സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരിലും കാണുന്നുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് ഇവിടുത്തെ ചോദ്യം. അധ കേന പ്രയുക്തോയം. പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാഷ്ണേയ ബലാദിവ നിയോജിതഃ. ശ്രീ ഭഗവാൻ വാച. അതിന് ഭഗവാൻ മറുപടി പറയുന്നു, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാത്മാ വിദ്ധേദമിഹ വൈരിണം. ശൃണുത്വം തം വൈരിണം സദാ അനർത്ഥകരം യം ത്വം പൃച്ഛസി ഇതി ഭഗവാൻ വാച. ശൃണുത്വം എന്നാൽ കേട്ടോളൂ. തം വൈരിണം ആ ശത്രുവിനെ, അതായത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ അത് ബാഹ്യമായ ശത്രുക്കളാണ്, പക്ഷേ യഥാർത്ഥ ശത്രുക്കൾ എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതെന്താണ്? സർവ അനർത്ഥകരം, സർവ അനർത്ഥത്തെ ഉണ്ടാക്കുന്നവർ. ബാഹ്യമായ ശത്രുക്കളാണെങ്കിൽ നിന്റെ സാമ്രാജ്യത്തെ, ഭൗതികമായ സാമ്രാജ്യത്തെ അപഹരിച്ചവരാണ്. ഇതാണെങ്കിലോ ആത്മീയ സാമ്രാജ്യത്തെ അപഹരിക്കുന്നവർ, ആത്മലാഭത്തെ തടസ്സപ്പെടുത്തുന്നവരാണ്, നശിപ്പിക്കുന്നവരാണ്. യം ത്വം പൃച്ഛസി, അങ്ങനെയുള്ള ശത്രുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതി ഭഗവാൻ വാച. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ആധ്യാത്മിക മാർഗത്തിന് സാധകന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഭഗവാൻ വാച. ഭഗവാൻ എന്നുള്ള ശബ്ദം അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യേശസ് ശ്രിയ വൈരാഗ്യസ്യാധ മോക്ഷസ്യ ഷണ്ണ ഭഗ ഇതി ഇംഗന. ഇംഗന എന്നുവെച്ച പേര് സംജ്ഞ. ഷണ്ണ ഈ ആരണത്തിന് ഭഗം എന്നാണ് പേര് എന്നാണ്. ഭഗം ഉള്ളത് ഭഗവാൻ, ഉള്ളവനാരോ ഭഗവാൻ. എന്തൊക്കെയാണ് ആ ഭഗങ്ങളെന്ന് പറയുന്നത്? ഐശ്വര്യം, സമഗ്രസ്യ എന്ന് പറയുന്ന ഓരോന്നിനോട് ഉന്നയിക്കുന്നു. സമഗ്രസ്യ ഐശ്വര്യസ്യ, സമഗ്രസ്യ വീര്യസ്യ, സമഗ്രസ്യ യശസ്, സമഗ്രസ്യ ശ്രിയ, സമഗ്രസ്യ വൈരാഗ്യസ്യ, സമഗ്രസ്യ മോക്ഷസ്യ. വിഷ്ണു പുരാണത്തിൽ കൊടുത്തിരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്ന ശബ്ദത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. എവിടെയാണോ സമഗ്രമായ ഐശ്വര്യങ്ങളുള്ളത്, പ്രപഞ്ചത്തിൽ കാണുന്ന സർവ ഐശ്വര്യങ്ങളും എവിടെ നിന്നാണോ ഉണ്ടായിരിക്കുന്നത്, അത് സമഗ്ര വീര്യവും ഈ പ്രപഞ്ചത്തിൽ കാണണം. അതിന്റെ ഉറവിടം ഏതാണ്? സമഗ്രമായ യശസ്സും അതിന്റെ ഉറവിടം ഏതാണ്? സമഗ്രമായ ശ്രീ അതെവിടെയാണോ ഇരിക്കുന്നത്, സമഗ്രമായ വൈരാഗ്യം എവിടെയാണോ ഇരിക്കുന്നത്, മോക്ഷം എന്നുവെച്ചാൽ സമഗ്രമായി എന്ന് വെച്ചാൽ പൂർണ്ണമായി, ഇതെല്ലാം എവിടെയാണോ കാണപ്പെടുന്നത്, അതിനെ ഈ ആറെണ്ണത്തിനെ ഭഗങ്ങളെന്ന് പറയുന്നു. ഇത് എവിടെയുണ്ടോ അത് ഭഗവാൻ. അപ്പൊ ഈ ആറെണ്ണത്തിനാണ് ഭഗം എന്ന് പറയുന്നത്. അങ്ങനൊരു വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. സമഷ്ടിയിലും വ്യഷ്ടിയിലും കാണുന്ന ഏത് എന്നുള്ളതാണ് ഐശ്വര്യം ശ്രീ. ഇവിടെ രണ്ട് പദങ്ങൾ ഒരേ അർത്ഥത്തിൽ വരുന്ന രണ്ട് പദം കൊടുത്തിട്ടുണ്ട്. കാരണം ശ്രീക്ക് ഐശ്വര്യം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വ്യാഖ്യാനിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നു, സമഷ്ടിയിൽ കാണുന്ന ഈശ്വരീയമായ ഐശ്വര്യങ്ങൾ, ശ്രീ വ്യഷ്ടിയിൽ കാണുന്ന ഐശ്വര്യങ്ങൾ, അങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഈ സൃഷ്ടിയിൽ കാണുന്ന സർവ നന്മകളും എവിടെ നിന്നാണോ പ്രകടമാകുന്നത് ഈശ്വരനിൽ നിന്നാണ്. അതുകൊണ്ട് അതിനെ ഈശ്വരനെന്ന് പറയാം. ഇത് ഐശ്വര്യാദി ഷഡ്കം യസ്മിൻ വാസുദേവി നിത്യം അപ്രതിബന്ധത്വേന സാമസ്യേന ച വർത്തതേ. ഐശ്വര്യാദി ഷഡ്കം, ഐശ്വര്യാദികൾ യസ്മിൻ വാസുദേവ, ഏതൊരു വാസുദേവനിലാണോ നിത്യം അപ്രതിബദ്ധം, പ്രതിബന്ധമൊന്നും കൂടാതെ സാമസ്യേന പൂർണമായി എവിടെ കാണുന്നുവോ ഐശ്വര്യാദികൾ. അത് തന്നെ വേറെ രീതിയിലും പറയുന്നുണ്ട്, ഉത്പത്തിയും പ്രണയം ചെയ്യുക ഭൂതാനാം ആഗതിയും ഗതിയും വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി. സവാച്യോ ഭഗവാൻ, ഭഗവാൻ എന്ന് പറയേണ്ടത് അങ്ങനെ ഒരാളിനെയാണ്. ആരാണ്? ഉത്പത്തിയും പ്രളയം ചെയ്യുക. ഉത്പത്തി പ്രളയങ്ങളെ യോ വേത്തി, ആരാണോ അറിയുന്നത്. വേത്തി എന്ന് വെച്ചാൽ അറിയുക. ഉത്പത്തിയും പ്രളയത്തെയും ആരാണോ അറിയുന്നത്. ഭൂതാനാം ആഗതിയും ഗതിയും, ഭൂതങ്ങളുടെ ആഗതിയും ഗതിയും, ജനനവും മരണവും, ഇതെവിടെ നിന്നാണ് ജനിക്കുന്നത്, മരിച്ചങ്ങോട്ട് പോകുന്നു, കർമ്മഗതി, അതാരാണോ അറിയുന്നത്. വേത്തി വിദ്യാം അവിദ്യാം ച, വിദ്യയെ അറിയുന്നു, അവിദ്യയെ, പ്രാപഞ്ചികമായിട്ടുള്ള സർവവിഷയങ്ങളും അവിദ്യയിൽപ്പെടും. ആത്മബോധം വിദ്യ, ഇത് രണ്ടും ആരാണോ അറിയുന്നത്. സ ഭഗവാൻ ഇതി വാച്യ, അതാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് ഈശ്വരന്. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള സങ്കല്പം, ഈശ്വരൻ തന്നെ ഭൂമിയിൽ, വിഷ്ണു തന്നെ ഭൂമിയിൽ അവതരിച്ചു എന്നാണ്. അപ്പൊ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഈശ്വരൻ തന്നെയാണ് എന്നാണ്. ഒരു അവതാര പുരുഷൻ, അവതാര പുരുഷൻ സാധാരണ മനുഷ്യനല്ല, ഈശ്വരൻ തന്നെയാണ് എന്നും മറ്റ് മനുഷ്യരിൽ നിന്നും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ ജീവന്മാരിൽ കാണാത്ത അലൗകികമായ ഭാവങ്ങൾ ശ്രീകൃഷ്ണന് ജന്മനാൾ തന്നെ ഉണ്ടായിരുന്നു. വിഷ്ണുവിന്റെ അവതാരം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെയാണ് കാണുന്നത്? ഈ പറയുന്ന കാര്യങ്ങളാണ്, ഈ രണ്ട് ശ്ലോകത്തിലും പറഞ്ഞ കാര്യങ്ങൾ. സമഗ്രമായ ഐശ്വര്യം, ശ്രീയശസ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവന്മാരുടെ കർമ്മഗതികൾ, ഉത്പത്തിപ്രളയം, സൃഷ്ടി രഹസ്യം, ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യരൂപത്തിലുള്ള ഒരാൾ, അത് ഈശ്വരൻ. ആ രീതിയിലാണ് ഇവിടെ പറയുന്നത് ഈശ്വരൻ. അപ്പൊ ശ്രീകൃഷ്ണനെ ഒരവതാരമായി, വിഷ്ണുവിന്റെ അവതാരമായി തിരിച്ചറിയുന്നത് ഈ രീതിയിലാണ്. സാധാരണ ജീവന്മാരിൽ നിന്നും വിലക്ഷണമായ, വ്യത്യസ്തമായ ഇത്തരം ലക്ഷണങ്ങൾ ഒന്നിക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ അവതാരമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവതാര പുരുഷനെ എന്നുള്ള നിലയ്ക്കാണ് വിഷ്ണു പുരാണത്തിൽ ഈശ്വരന് ഈ ലക്ഷണം പറയുന്നത്. സാധാരണ ജീവന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സർവജ്ഞത തുടങ്ങിയ ഗുണവിശേഷണങ്ങളുള്ള ഒരു അവതാര പുരുഷൻ. അത് ഈശ്വരൻ തന്നെയാണ് മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഈ സന്ദർഭം. അതിനുവേണ്ടിയിട്ടാണ് ഈ ലക്ഷണം പറയുന്നത്. ഉത്പത്യാദി വിഷയം ച വിജ്ഞാനം യസ്യ സ വാസുദേവോ വാച്യോ ഭഗവാൻ. ഉത്പത്യാദി വിഷയം ച വിജ്ഞാനം യസ്യ, ഉത്പത്യാദി സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, ഉത്പത്യാദി വിഷയം വിജ്ഞാനം യസ്യ, ഏതൊരു വാസുദേവന്റെ ആണോ, വാസുദേവന്റെ പുത്രൻ ആണ് വാസുദേവൻ. സഭഗവാൻ, ആ വാസുദേവൻ ഭഗവാനാണ്, മനുഷ്യനല്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ശ്രീ ഭഗവാൻ വാച എന്നാണ് വ്യാസൻ പറയുന്നത്. വ്യാസൻ ശ്രീകൃഷ്ണനിവിടെ ഈശ്വരനായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്, മനുഷ്യനായിട്ടല്ല. അങ്ങനെയുള്ള ഭഗവാൻ പറയുന്നു, എന്താണ്? കാമയേഷ ക്രോധയേഷ കാമയേഷ സർവലോകശത്രു എന്നിമിത്ത സർവാനർത്ഥപ്രാപ്തി പ്രാണിന. മുഖ്യമായിട്ടുള്ള കാമമാണ് ഇതെന്താണ്? സർവലോക ശത്രു. അർജുനനെ സംബന്ധിച്ച് ഇപ്പോൾ എതിരെ നിൽക്കുന്നവരാണ് ശത്രുക്കൾ, ഭീഷ്മദ്രോണാദികൾ. ഇവിടെ പറയുന്നു അവരെല്ലാം ശത്രുക്കൾ, വാസ്തവത്തിൽ സർവലോകർക്ക് ശത്രുവായിരിക്കുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്ന, നിന്റെ എതിരെ നിൽക്കുന്നവരല്ല, നിന്റെ ഉള്ളിലിരിക്കുന്ന കാമമാണ്. എന്തുകൊണ്ട്? സർവ അനർത്ഥ പ്രാപ്തി പ്രാണിന. സർവ അനർത്ഥങ്ങളും പ്രാണികൾക്ക് സംഭവിക്കുന്നത് അതാണ്, സർവപ്രാണികൾക്കും. അതോടൊപ്പം വരുന്നു ക്രോധം. എങ്ങനെ? സേഷ കാമഹ പ്രതിഹത കേനചിത് കേനചിത്, എന്തെങ്കിലും കാരണവശാൽ പ്രതിഹത, അതിന് പ്രതിഹനനം സംഭവിച്ചാൽ, കാമത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ ഉടൻ ക്രോധം ഉണ്ടാകുന്നു. എങ്ങനെ? ക്രോധത്വന പരിണമതേ, ആ കാമത്തിന് കാരണമായിരിക്കുന്ന രജസ് തന്നെ ക്രോധമായിട്ടും പരിണമിക്കുന്നു. രജോ ഗുണത്തിന്റെ സൃഷ്ടിയാണിത് രണ്ടും. ഇച്ഛാഭംഗം വരുമ്പോൾ, ഇച്ഛാപൂർത്തിക്ക് തടസ്സം വരുമ്പോൾ, അത് അതേ ഗുണങ്ങൾ തന്നെ മറ്റൊരു പരിണാമത്തെ കൈക്കൊള്ളുന്നതാണ് ക്രോധം. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ രജോ ഗുണം തന്നെയാണ്. അതിനടുത്ത് പറയുന്നത് അത് ക്രോധോപ്യേഷയേവ. അതുകൊണ്ട് ഈ ക്രോധവും ശത്രു തന്നെയാണ്, ഇതേ രജസ് തന്നെയാണ്. രജോ ഗുണ സമുദ്ഭവ രജസ്ച ഗുണശ്ചസ രജോ ഗുണ. രജസ് എന്ന് പറയുന്ന ഗുണം സത്വം രജസ് തമസ്സിന് സമുദ്ഭവേസ്യ, അതാണ് ഇതിന് കാരണം. സകാമ രജോ ഗുണ സമുദ്ഭവ, കാമം രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. രജോ ഗുണസ്യവ സമുദ്ഭവ, അല്ലെങ്കിൽ രജോ ഗുണത്തിൽ നിന്നുണ്ടായത് രണ്ടു തരത്തിലും പറയാം. രജോഗുണത്തിൽ നിന്നുണ്ടായത് ഉദ്ഭവം എന്ന് പറയുന്നതിന് രണ്ടർത്ഥം പറയാം. ഒന്ന് കാരണം, ഒന്ന് അല്ലെങ്കിൽ കാര്യം. രണ്ടർത്ഥവും പറയാം. കാരണം എന്നുള്ളതിൽ ആദ്യം വ്യാഖ്യാനിച്ചു, അതിന് ഭാഷാപരമായിട്ടുള്ള ഇതാണ്. കാര്യം എന്നുള്ള രീതിയിലുള്ളത് വ്യാഖ്യാനിച്ചു. കാമോ ഹി ഉദ്ഭൂതോ രജ പ്രവർത്തയൻ പുരുഷം പ്രവർത്തയേരി. കാമം മനസ്സിൽ പ്രകടമാകുമ്പോഴും അല്ലാത്ത സമയത്തും രജോ ഗുണം ആണ് മനസ്സ്. മനസ്സിന്റെ ഘടന തന്നെ രജോ ഗുണമാണ് മുഖ്യമായിട്ട്. അങ്ങനെയുള്ള രജോ ഗുണത്തിൽ രജോ ഗുണം കാമത്തെ പ്രേരിപ്പിക്കുന്നു, കാമം രജോ ഗുണത്തെ പ്രേരിപ്പിക്കുന്നു. പരസ്പരം പരസ്പരം വളർത്തുന്നതാണ്. കാമോഹി ഉദ്ഭൂത രജ പ്രവർത്തയൻ പുരുഷൻ പ്രവർത്തയൻ. കാമം പ്രകടമായി വരുമ്പോൾ രജോ ഗുണത്തെ അത് ശക്തമാക്കും. ഉടനെ പ്രവൃത്തിയിലേക്ക് മനുഷ്യൻ ജീവൻ തയ്യാറാകുന്നു. ആ രജോ ഗുണം തന്നെ പ്രകടമായി വരുമ്പോൾ അത് കാമത്തെ ശക്തമാക്കും. ഇത് അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം പ്രവർത്തിപ്പിക്കുന്നതാണ്, ഒന്നിച്ചുചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. കൃഷ്ണയാ ഹി അഹങ്കാരിത ഇതി ദുഃഖിനാം രാജകാര്യ സേവാദു പ്രവൃത്താനം പ്രലാഭ ശ്രൂയതേ. കൃഷ്ണയാ അഹങ്കാരിത, കൃഷ്ണയാണ് എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത്. കൃഷ്ണയാണ് കാമം. കാമം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കൃഷ്ണകളെയും ഇവിടെ എടുക്കുകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള കാമം, ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലുള്ള കാമത്തെ പറയുന്നത്, എല്ലാ തരത്തിലുള്ള കാമനകളും. കൃഷ്ണയാഹി അഹം കാര്യതൈ, കൃഷ്ണ കൊണ്ടാണ് ഞാൻ പ്രവർത്തിപ്പിക്കപ്പെട്ടത് എന്ന് ദുഃഖിന ദുഃഖികളായിട്ടുള്ളവർ രാജകരിയെ സേവാതു പ്രവർത്താന സേവാപ്രവർത്തികൾ. സേവ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ സേവ എന്ന് പറയുന്നത് അർത്ഥത്തിലല്ല. ഇവിടെ സേവ എന്ന് പറയുന്നത് സേവ എന്ന് വെച്ചാൽ ഇവിടെ കർമ്മം പ്രവർത്തി എന്നുള്ള അർത്ഥത്തിലാണ്. നിസ്വാർത്ഥമായ പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല സേവ എന്ന് പറയുന്നത്. സാധാരണ പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിൽ സേവ എന്നുള്ള പദം സംസ്കൃതി ഉപയോഗിക്കും. ഇപ്പൊ രാജകാര്യമായ സേവ പ്രവൃത്തിയിലും മറ്റും പെട്ടിരിക്കുന്ന അവരുടെ പ്രലാപ ശ്രീതി അവരുടെ സങ്കടം പറയാറുണ്ട്. ഞാൻ പ്രവർത്തിച്ചത് തൃഷ്ണ കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ്. ആ പ്രവൃത്തിയിൽ വരുന്ന ഗുണദോഷങ്ങൾ അവരെ ദുഃഖിപ്പിക്കുന്നു. അതുകൊണ്ട് ആ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്നത് തൃഷ്ണയാണ്, തൃഷ്ണയ്ക്ക് കാരണമായിരിക്കുന്നത് രജസ്സാണ്. രജസ് തൃഷ്ണയെ വളർത്തുന്നു, തൃഷ്ണ രജസ്സിനെ വളർത്തുന്നു. പരസ്പര സാപേക്ഷത്തിൽ ഇത് പ്രവർത്തിക്കുന്നു. മഹാശനഹ മഹദശനം അസീരി മഹാശനഹ പറയുന്നു. ഇത് മഹാസനനാണ്, സർവത്തെയും ഭക്ഷിക്കുന്നവനാണ്, സർവഭക്ഷകനാണ്. എന്തുകൊണ്ടാണ് കാമത്തെ സർവഭക്ഷകൻ എന്ന് പറയുന്നത്? കാരണം കാമപൂർത്തിയിലൂടെയാണ് കാമശമനം ഉണ്ടാകുന്നത്. സാധാരണ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആഗ്രഹമുണ്ടായാൽ ആ ആഗ്രഹം പ്രാപ്തമാകുമ്പോൾ കാമശമിക്കുന്നു. പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രം, വീണ്ടും അതേ വിഷയത്തിനോട് ആഗ്രഹമുണ്ടാകുന്നു. വീണ്ടും പഴയതിലും ശക്തമായി പതിന്മടങ്ങ് ആഗ്രഹമുണ്ടാകും. വീണ്ടും ആ വിഷയത്തെ അനുഭവിക്കുമ്പോൾ വീണ്ടും അവിടെ കാമശമിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് മഹാശനൻ നിരന്തരം ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ഭക്ഷിച്ചാലും വിശപ്പ് മാറാത്തവൻ, അതാണ് കാമത്തിന്റെ ലക്ഷണം. മഹദശനം അസ്യ ഭക്ഷണം പോലെ തന്നെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും, പക്ഷേ വീണ്ടും വീണ്ടും വരും വിശപ്പ്. വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും വിശപ്പ് വരുന്നു. അപ്പൊ കാമപൂർത്തി ആ കാമതൃഷ്ണയെ ശമിപ്പിക്കുന്നില്ല, മറിച്ച് അത് വളർത്തുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ മഹാശനൻ എന്ന് പറയുന്നത്. അതേവ മഹാപാത്മ വലിയ പാപിയാണിത്. എന്നുവെച്ചാൽ മനുഷ്യനെ വിവേകിയായ ഒരുവനെ പോലും ദുർമാർഗത്തിൽ നടത്തിച്ചു കളയും. അത് തന്നെ പറയുന്നു, കാമേനഹി പ്രേരിത ജന്തുഹു പാപം കരോതി. കാമത്താൽ പ്രേരിതനായ ജന്തു എന്ന് വെച്ചാൽ ജീവൻ, അതിന്റെ ശക്തമായ പ്രേരണ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ പാപം ചെയ്യുന്നു. ആ പാപ ആചരണത്തിൽ നിന്ന് ഒരുവൻ മോചിതനാകണമെങ്കിൽ അവൻ ഈ കാമപ്രേരണയിൽ നിന്ന് സ്വതന്ത്രനാകണം. അതോ വിധ്യേനം കാമമിഹ സംസാരേ വൈരണ. ഈ സംസാര ജീവിതത്തിൽ ജീവന്റെ ശ്രേയോ മാർഗത്തിൽ കാമത്തെയാണ് മുഖ്യമായ ശത്രുവായി കണക്കാക്കേണ്ടത്. അല്ല, ഒരു ജീവൻ മറ്റൊരു ജീവനെ തന്നെ ശത്രുവായി കണക്കാക്കണ്ട. ഭീഷ്മദ്രോണാദികളൊന്നും അല്ല ശത്രുക്കൾ, മറിച്ച് ഈ കാമമാണ്. അതിന്റെ പ്രേരണയ്ക്ക് സർവരും വശംവദരാണ്. അതിൽ നിന്ന് ഒരു ജീവനും മോചനമില്ല എന്നർത്ഥം. ശരീരത്തോടുകൂടിയിരിക്കുന്നവർക്കെല്ലാം ഈ കാമം എന്ന് പറയുമ്പോൾ ഇവരെ ലൈംഗിക ആസക്തി മാത്രമല്ല, എല്ലാ തരത്തിലുള്ള തൃഷ്ണകളെയും ഇവിടെ കാമം എന്ന് പറയുകയാണ്. അത്തരം കാമനകളിൽ നിന്നും മോചിതനാകുന്നതിന് പൂർണമായ മോചനം അസാധ്യം തന്നെയാണ്. ശരീരത്തോടുകൂടിയിരിക്കുന്നവർക്ക് അസാധ്യമാണ്. എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കാനൊരാഗ്രഹം തോന്നുന്നു, അതും കാമമാണ്. വിശപ്പും ദാഹവും രണ്ട് കാമനകളാണ്. എന്തുകൊണ്ട്? കാമം നിർവഹിക്കപ്പെടുന്നത് ശരീരധർമ്മമായിട്ടാണ്. ശരീരധർമ്മങ്ങൾ കൂടി ചേർന്നാലേ ശരീരമാകത്തുള്ളൂ. ശരീരം എന്ന് പറയുമ്പോൾ അതിന്റെ ധർമ്മങ്ങളോടുകൂടി ചേരുന്നതാണ്. ശരീരം ധർമ്മി, അതിൽ ധർമ്മങ്ങളുണ്ട്. ശരീരത്തിന്റെ ധർമ്മങ്ങളാണ് എന്താണ്? വിശപ്പും ദാഹം. ആ വിശപ്പിനെയും ദാഹത്തെയും ഒരാൾക്ക് അതിജീവിച്ചാൽ കൂടിയും കാമത്തെ അതിജീവിക്കാൻ പ്രയാസമാണ്. വിശപ്പിനെയും ദാഹത്തെയും അതിജീവിക്കുന്നവരെ തന്നെ ദുർലഭം. വിശക്കാതിരിക്കുക, ദാഹിക്കാതിരിക്കുക അത് സാധിക്കുന്നു, സാധിക്കത്തില്ല. എന്തുകൊണ്ട്? ശരീരധർമ്മമായതുകൊണ്ട്. ഇതെല്ലാം മലമൂത്ര വിസർജനം, അതും കാമത്തിന്റെ സൃഷ്ടിയാണ്. അതിനെ ആർക്കെങ്കിലും ഒഴിവാക്കാൻ പറ്റും? ശരീരമുള്ളിടത്തോളം അത് നടന്നുകൊണ്ടിരിക്കും. അതുപോലെ ശരീര സംബന്ധിയായിട്ടുള്ള ഒരു വികാരമാണ് കാമം. അതുകൊണ്ട് അത് പല ഭാവത്തിൽ വരുന്നു. അതിനെ ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പിന്നെ മനുഷ്യന് പരമാവധി കഴിയുന്ന എന്താണ്? അതിനെ നിയന്ത്രിക്കുക. അടുത്ത് പറയും, കാമരൂപം ദുരാസതം. ഇത് ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം. പിന്നെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന് കുറെയൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം. അതിന്റെ ശക്തിയെ, അത് എത്രമാത്രം ശക്തമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് മഹാശനം. അതിൻ്റെ എങ്ങനെ അതിനെ നശിപ്പിച്ച് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റത്തില്ല. അതിനെ നിയന്ത്രിച്ച് അതിൽ നിന്ന് രക്ഷ നേടാനും കഴിയത്തില്ല. അതൊരു വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു കാമന അയൽ മനുഷ്യനെ ബന്ധിച്ചിടും. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു അവിടെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടേണ്ട ഒന്നാണെന്ന് കൂടി സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. പിന്നെ ഇതെപ്പോഴും ഒരു ചർച്ചയ്ക്ക് വരുന്നത് ഒരു സാധകനെ സംബന്ധിച്ചാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ചെയ്യാമെന്നുള്ളത് അതിന്റെ മേലൊരു മാന്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലും വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ അവനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിനെ അവനെ ബന്ധിക്കും. മനുഷ്യന് സഹജമായി തന്നെ ഈ കാമത്തിൽ നിന്നും കാമത്തിന്റെ ആക്രമണം അതിൽ നിന്നും അവന് രക്ഷപ്പെടുന്നതിനുള്ള ഉപായമാണ്. ഉപായങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒന്നാണ് ഇവിടെ പറയുന്നത്, പാപബോധം. അത് പാപമാണ്, അത് പാപാചരണത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യന് സന്മാർഗബോധമൊക്കെ ആചാര്യന്മാര് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ പാപത്തിൽ നിന്നവൻ കാമം കൊണ്ട് പാപമാർഗത്തിലേക്ക് പോകാതെ ആ പാപബോധം കൊണ്ട് അവൻ സന്മാർഗത്തിൽ ജീവിക്കാം. അതുപോലെ കാമത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്ന ഒന്നാണ് ഭയം, ലജ്ജ, അപമാനബോധം. ഇതൊക്കെ പ്രകൃതി തന്നെ മനുഷ്യന് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. പാപത്തിൽ കാമം കൊണ്ടുണ്ടാകുന്ന പാപം, ആ പാപാചരണം ഒരുവനെ ലജ്ജ അതിനെ തടയുന്നു. അത് മോശമാണ്, അത് ലജ്ജിക്കുന്നു. കാമം കൊണ്ടുവരുന്ന പാപാചരണത്തിൽ ലജ്ജിച്ചിട്ടൊരാളായി നിന്ന് പിന്മാറുന്നു. അതുകൊണ്ട് ഉണ്ടാകാമെന്നുള്ള അപമാനം, അപമാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാമ ആചരണത്തിൽ നിന്നൊരാൾ പിന്മാറുന്നു. കാമം ആചരണം കൊണ്ടുണ്ടാകാമെന്നുള്ള ദോഷങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഭയം, ആ ഭയം കൊണ്ട് പൊതുവെ മനുഷ്യരെല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ അയാൾ മാന്യനാണ്, അയാൾ മാന്യനാക്കി നടത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഒന്ന് ആ പാപബോധം, മറ്റൊന്ന് ഭയം, അല്ലെങ്കിൽ ലജ്ജ, അല്ലെങ്കിൽ അപമാനബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഒരാളെ നമ്മൾ സന്മാർഗി എന്ന് വിളിക്കുന്നത്. സന്മാർഗത്തിൽ എന്നുവെച്ചാൽ ശക്തമായ കാമപ്രേരണ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ തടയും. ശരിയല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ടത് പാടില്ല. എന്ന് പറഞ്ഞവനെ തടയും. പക്ഷെ ഇവിടെ ആധ്യാത്മിക സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കാമത്തെ ഒഴിവാക്കുന്നതിന് നിർദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. മുഖ്യമായിട്ട് ഇത് സാധാരണ മനുഷ്യന് സഹജമായി തന്നെ വരുന്നതാണ്. പാപ കാമം പ്രേരിതമായ പാപ ആചരണം ചെയ്യുന്നവനിൽ അവൻ അറിയാതെ തന്നെ ലജ്ജ കടന്നു വരും. അത് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. അതിന് വിവേകമൊന്നും വലുതായിട്ട് ആവശ്യമില്ല. ഭയം കടന്നു വരും, ഇതിന്റെ ഭവിഷ്യത്ത് എന്താകും എന്നുള്ളത്. പക്ഷെ ഇവിടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന എന്താണ്? ഈ കാമത്തെ അജീവിക്കുന്നതിന് പറയുന്നത് വിവേകം. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിവേകത്തിൽ മുഖ്യമായിട്ട് വരുന്നത് വിഷയേഷു ദോഷദൃഷ്ടി. വിവേകപൂർവം ഈ വിഷയങ്ങളിൽ കാമം എന്താണ് വിഷയ ഉപഭോഗത്തിന് പ്രേരിപ്പിക്കുന്നു. ജീവൻ വിഷയ അനുഭവത്തിന് പ്രേരിപ്പിക്കുന്നു. അപ്പൊ ആ വിഷയ അനുഭവത്തിലേക്ക് കടന്നുകഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ചിന്തിച്ച് മനസ്സിലാക്കുക. അതാണ് വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി. ദോഷദൃഷ്ടി എന്ന് വെച്ചാൽ ജ്ഞാനം, ദോഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതാണ് വിവേകം. അപ്പൊ ഈ വിവേകം കൊണ്ടാണ് ഈ കാമത്തെ അതിജീവിക്കേണ്ടതെന്നാണ് മുഖ്യമായി പറയുന്നത്. വിവേകം കൊണ്ട് മാത്രം പറ്റുമോ? പറ്റത്തില്ല. എത്ര വിവേകം എത്ര ദൃഢമായിരുന്നാലും ശരി, മനസ്സ് കാമത്തിന് വഴിപ്പെട്ടു പോകും. എപ്പോ? സാഹചര്യങ്ങൾ പ്രതികൂലമായി കഴിഞ്ഞാൽ. വിവേകമൊന്നും യാതൊരു ഗുണവും ചെയ്യത്തില്ല. അപ്പോ വിവേകമുള്ളവന് കാമത്തെ ജയിക്കണമെങ്കിൽ ഒന്ന് വിവേകത്തെ ആർജിക്കണം, പിന്നെ കാമത്തെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? സാഹചര്യം അനുകൂലമായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ബ്രഹ്മചര്യം സന്യാസം ഇതൊക്കെ വിധിച്ചിരിക്കുന്നത്, കാമത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മചര്യം സന്യാസം ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുകൂലമായ സാഹചര്യങ്ങളാണ്. എന്നുവെച്ചാൽ കാമത്തിന്റെ പ്രലോഭനങ്ങളെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ. കാമത്തിന്റെ ആക്രമണം എന്ന് പറയുന്ന ഉള്ളിൽ നിന്നാണ് വരുന്നത്, അവനവന്റെ അന്ധകരണത്തിൽ നിന്ന്. ബാഹ്യമായ സാഹചര്യങ്ങൾ ആ കാമ അനുഭവത്തിന് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഒരു വിവേകത്തിനും അവനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അനുകൂലമായിരിക്കുന്ന സാഹചര്യം, അതുകൊണ്ട് പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുക. അതിനുള്ള ഉപായമായിട്ടാണ് നമ്മൾ ഈ ബ്രഹ്മചര്യ സന്യാസം തുടങ്ങിയ ആശ്രമങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതോ, അവിടെയെല്ലാം പറയുന്നത് വിഷയത്യാഗത്തെക്കുറിച്ചാണ്, ബാഹ്യമായ ത്യാഗം. വിവേക വൈരാഗ്യങ്ങളിൽ മുഖ്യമായി വരുന്ന വിഷയത്യാഗമാണ്. ബാഹ്യമായി തന്നെ ചെയ്യണം, മനസ്സുകൊണ്ട് തേജിച്ചാൽ പറ്റത്തില്ല. മനസ്സുകൊണ്ട് തേജിച്ചിട്ട് പിന്നെ അനുഭവിക്കാമെന്ന് പറഞ്ഞു രണ്ടും കൂടെ നടക്കത്തില്ല. ഗൃഹസ്ഥാശ്രമധർമ്മവും ഉദ്ദേശിച്ചിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. എന്നുവെച്ചാൽ ഗൃഹസ്ഥാശ്രമധർമ്മം, അതിൽ കുറെ ധർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ധർമ്മങ്ങൾ ശരിയായി അനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ കാമത്തെ ജയിക്കാൻ വേണ്ടി തന്നെ. അതായത് ധർമ്മത്തെ എവിടെയെല്ലാം നിർദ്ദേശിക്കുന്നോ അവിടെയെല്ലാം അതൊരു ആധ്യാത്മിക സാധന എന്നുള്ളതിനൊക്കെയാണ്. ധർമ്മം എന്ന് പറയുന്നത് ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായമായിട്ടാണ് ശാസ്ത്രത്തിൽ ധർമ്മത്തെ നിർവചിച്ചിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഒന്നാണ്. ജീവനിൽ എന്താണ് സഹജമായിരിക്കുന്നത്, ശരീരം എങ്ങനെയാണോ മൂർത്തമായിരിക്കുന്നത് അതുപോലെ കാമവും മൂർത്തമായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? സ്വകാമയത, കാരണം സൃഷ്ടിക്ക് വേണ്ടി പോലും കാമനയാണ് കാരണം. ശരീരം പോലും കാമത്തിന്റെ ഫലമാണ്. ഒരു ജീവന്റെ ശരീരം എന്ന് പറയുന്നത് കാമനയുടെ ഫലമാണ്. അപ്പോൾ അത് സഹജമായിരിക്കുകയാണ്, അത് സൃഷ്ടിയുടെ ഒരു ഭാഗമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കുക, അതിനെ ജയിക്കുക എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. പിന്നെ അതിന് ചെയ്യാമെന്നുള്ള അങ്ങേറ്റം എന്താണ്? അതിൻ്റെ ഒരു നിയന്ത്രണം മാത്രമാണ്. ആ നിയന്ത്രണത്തിന് രണ്ടും ഒരുമിച്ച് വരണം: ആന്തരികമായ വിവേകവും അനുകൂലമായ സാഹചര്യവും. രണ്ടും ഉണ്ടെങ്കിലേ പറ്റും. സാഹചര്യം അനുകൂലമാണെന്നിരിക്കട്ടെ, വിവേകമില്ലെങ്കിൽ കാമത്തെ ജയിക്കാൻ പറ്റത്തില്ല. വിവേകമുണ്ടായാലേ വരൂ. അതായത് ഇപ്പോൾ ബാഹ്യമായി ഒരാൾ സന്യസിച്ചു എന്നിരിക്കട്ടെ, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു എന്നിരിക്കട്ടെ, പക്ഷെ അയാളുടെ വിവേകമില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞു വിശേഷദോഷദൃഷ്ടി എന്ന് ശാസ്ത്രങ്ങളിൽ ആവർത്തിച്ച് പറയും, ആ വിവേകമില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും കാമത്തെ അടിമപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? മിഥ്യാചാരം. അയാൾ മാനസികമായ സങ്കല്പത്തിലൂടെയെങ്കിലും കാമ ഉപഭോഗത്തിൽ മുഴുകിയിരിക്കും. അപ്പം ബാഹ്യമായ സാഹചര്യങ്ങൾ മാത്രം പോരാ, അനുകൂല സാഹചര്യം മാത്രം പോരാ. ഇനി ആന്തരികമായി വിവേകമുണ്ട്, പക്ഷേ സാഹചര്യം പ്രതികൂലമാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് കാമത്തെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ സാധ്യമല്ല. ജയിക്കുന്ന കാര്യം പോട്ടെ, നമ്മൾ ജയിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു. കാമത്തെ ജയിക്കുക എന്നുള്ളതല്ല, അതിനെ നിയന്ത്രിക്കുക. കാമത്തെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ സന്മാർഗത്തിൽ ജീവിക്കുക, അത്രയേ ഉള്ളൂ. അത് തന്നെ ദുഷ്കരമാണ്. അതാണ് ഇതിനെ പറഞ്ഞ ഏറ്റവും വലിയ ശത്രുവാണത്. സന്മാർഗേ, സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവന്, അത് പല ഭാഗങ്ങളിലൂടെ പറയും. വിവേകിക്ക് ഇത് ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞു, രണ്ടും ഒരുമിച്ച് വന്നാലും വിവേകവും സാഹചര്യങ്ങളും ഒരുമിച്ച് വന്നാലും ഒരുവന് കാമത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവന് പൂർവ്വജന്മ സുഹൃതം കൂടെ വേണം, എന്നാലേ പറ്റൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. അതിനായി ജനിച്ചവന് മാത്രമേ പറ്റൂ, അല്ലാത്തവന് പറ്റത്തില്ല. പ്രബലമായ സംസ്കാരം സഹകാരിയായിരുന്നാലേ പറ്റും. ശക്തമായ സംസ്കാരം ഇല്ലെങ്കിൽ ഒരാൾക്ക് കാമത്ത് ജയിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് മോക്ഷയിച്ചതായ ഒരുവനും ഇതിന്റെ തന്നെ ആവശ്യം വരുന്നതിന് ഇത്രയും വലിയ കഠിനമായ വ്രതത്തിന്റെ ആവശ്യം വരുന്നതിന് ഒരാൾ മോക്ഷയിച്ചുവാണോ, ഒരാൾ മുമുക്ഷുവാണോ, അയാൾ ഈ സംസാരത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നു, പരമാർത്ഥത്തിലുള്ള മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുവന് ഇതെല്ലാം ഉണ്ടായാലേ പറ്റും. ചോദിക്കും, അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഇതെല്ലാം കൂടി കാണത്തില്ലേ? ഇതെല്ലാം ഇല്ലാതെ ആഗ്രഹം ഉണ്ടാകും? ആഗ്രഹത്തിന് ഇതൊന്നും വേണമെന്നില്ല. കാരണം ആഗ്രഹം എന്ന് പറയുന്നതും കാമത്തിന്റെ ഭാഗമാണ്. ആ മോക്ഷ ഇച്ഛ എന്ന് പറയുന്നതും ഈ കാമം തന്നെയാണ്, കാമത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ രാജസ ഭാവത്തിലുള്ള കാമം, അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ കാമം സാത്വികമായി പരിണമിക്കും, പറഞ്ഞല്ലോ കാമത്തിന് അടിസ്ഥാനപരമായിരിക്കുന്ന ഗുണങ്ങളുടെ പരിണാമമാണ്. അത് സാത്വികമായി പരിണമിക്കുന്നതാണ് മോക്ഷയിച്ച്. അവിടെയും കാമമുണ്ട്. അതൊരുവനിൽ സഹജമായി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ കാമത്തെ ജയിക്കാൻ പറ്റൂ, ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. ജയിക്കുക എന്നുള്ളതിന്റെ മുഖ്യം നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു ഇത് ഏറ്റവും വലിയ ശത്രുവായി തന്നെ കാണണം. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് വരണം. ഒന്ന്, അവന് വിവേകം ശക്തമായിരിക്കണം, സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം. സാഹചര്യങ്ങളുടെ അനുകൂലം എന്ന് പറയുന്നത് ഇതാണ്, ബ്രഹ്മചര്യ സന്യാസം പോലെയുള്ള ജീവിത മാർഗങ്ങൾ, അതാണ് ഇതിന്റെ അനുകൂല സാഹചര്യം. പിന്നെ അവന്റെ സുഹൃതം, പൂർവ്വസംസ്കാരം, അവൻ ജനിക്കുന്നത് തന്നെ ഇതിനെ ജയിക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയായിരിക്കണം. അങ്ങനെയുള്ളവനെ ഇത് പറ്റും. ജനനാൽ തന്നെ അവനിൽ ഇതിനുള്ള കാമം വേണം, ഇതിനെ നിയന്ത്രിക്കുന്നതിനുള്ള കാമം വേണം. അതാണ് മോക്ഷത്വം. അതിനുള്ള ഇച്ഛാശക്തിയും മനോദാർഢ്യവും എല്ലാം ജന്മനാൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ടിപ്പോൾ ഒരാൾ ആധ്യാത്മിക മാർഗത്തിൽ വന്നു, അതുകൊണ്ട് അയാൾക്ക് കാമത്തെ നിയന്ത്രിക്കാനോ ജയിക്കാനോ കഴിയുമെന്നൊന്നും കരുതാൻ വയ്യ. ആധ്യാത്മിക മാർഗത്തിലേക്ക് വരുന്നവർക്ക് തന്നെ ഇതിന്റെ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം പോലും പലപ്പോഴും മനസ്സിലാകത്തില്ല. അത് പലരും എന്താണ് ചെയ്യുന്നത്, ഇത് ദുർഘടമാണ്, കാമക്രോധങ്ങളെയൊക്കെ നിയന്ത്രിക്കുക, നിയന്ത്രിച്ച് ജീവിക്കുക, അത് പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ഇതിനോടൊപ്പം ജീവിക്കുന്നതാണ് ആത്മീയത എന്നും എൻ്റെ ഒരു വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരുമുണ്ട്. കാരണം ഇത് പ്രയാസമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിനെ നമുക്ക് വിടാം, വിട്ടിട്ട് നമുക്ക് പറ്റിയ ഒരു ആത്മീയതയെ വളർത്തിയെടുക്കാം, അങ്ങനെ കരുതുന്നവരുമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, വിദ്യേന ഇഹ വൈരണം, ഇതിനെ ശത്രുവായി തന്നെ കാണണം, തിരിച്ചറിയണം. അല്ല, ഇതിനെ കൂടി കൊണ്ടുപോകുന്ന ഒരു ആത്മീയത, അങ്ങനെ ഒരു ആത്മീയത ഇവിടെ ഇല്ല. നമ്മുടെ ഒരു ആചാര്യന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, നമ്മുടെ ഒരു ശാസ്ത്രത്തിനും പറയുന്നില്ല. ഇതിനെ ശത്രുവായി കണ്ടു തന്നെ പോകാനാണ് പറയുന്നത്. ശത്രു എന്നുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനോട് യാതൊരു തരത്തിലുള്ള സന്ധിയും നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആരും തന്നെ ചെയ്തിട്ടില്ല. കാമത്തോട് സന്ധി ചെയ്തുകൊണ്ടൊരു ആത്മീയതയില്ല. അതിനെ ശത്രുവായി കണ്ടുകൊണ്ട്, അതിനെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ പോകാം, അതിനുള്ള മാർഗങ്ങളാണ് പഠിപ്പിക്കുന്നത്. രണ്ടും കൂടി ഒരിടത്തിരിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നതാണ് ഇതിനെ ശത്രുവായി വിദ്യേന ഇഹ വൈരണം. ഇഹ എന്ന് വെച്ചാൽ സാധന മാർഗത്തിൽ, സംസാര മാർഗത്തിൽ ഇതിനെ ശത്രുവായി കണ്ട് തന്നെ പോകണം. അതിന് ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ചിരിക്കണം. ഇത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സാൻമാർഗികമായ ജീവിതത്തിന് ഇത് ആവശ്യമാണ്. ആധ്യാത്മികമായി ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ചാണെങ്കിലോ, അവരുടെ ആധ്യാത്മികമായ പുരോഗതി, ഇതിന്റെ നിയന്ത്രണം വളരെ ആവശ്യമാണ്. അതേസമയം ഇത് അങ്ങനെ നമുക്ക് നിസ്സാരമായി കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു വിഷയവും അല്ല. എന്തുകൊണ്ട്? കാമം ശരീരധർമ്മമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കേവലം അത് മനസ്സിന്റെ അന്തക്കരണ സംസ്കാരം എന്നുള്ള നിലയ്ക്കല്ല ജീവനത് അനുഭവപ്പെടുന്നത്, ഒരു ഒരു അന്തക്കരണ സംസ്കാരം എന്നുള്ള നിലയ്ക്കല്ല, ശരീരധർമ്മമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഏതുപോലെ? വിശപ്പും ദാഹവും പോലെ. അങ്ങനെയുള്ള ഒന്നിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതിനനുകൂലമായ സംസ്കാരമുള്ളവന് മാത്രമേ സാധ്യമാകൂ, അതിനുവേണ്ടി ജനിക്കുന്നവന് മാത്രമേ സാധ്യമാകൂ. ബാഹ്യമായ ഒരാൾ സന്യാസം ബ്രഹ്മചര്യം ബാഹ്യമായി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ സാധ്യമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, സന്യാസി നമ്മൾ വഴി വിളച്ചു പോയി, കാവ്യെല്ലാം പൊതിഞ്ഞ് കക്ഷത്ത് വെച്ചോണ്ട് ടാറ്റ പറഞ്ഞു പോകുന്ന സ്വാമിമാരെ നമ്മൾ കാണാറുണ്ടല്ലോ. ഒരിക്കലും സ്വാമിമാര് ഒരിക്കലും വഴി തെറ്റാറില്ല. അയാൾ ഒരിക്കലും ജീവിതത്തിൽ സ്വാമി ആയിട്ടേ ഇല്ല. നമ്മൾ പോയി കാലി പിടിച്ചത് അയാളുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ ആകാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന കാമത്തെ നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതിനുവേണ്ടി ശ്രമിച്ചിരിക്കും, പക്ഷെ അത് ഒരിക്കലും അത് വിജയിച്ചിട്ടില്ല. ആ ശ്രമത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിന് ഈ മൂന്ന് ഘടകങ്ങളും, പ്രധാനമായ മൂന്ന് ഘടകങ്ങളും ഒരുമിക്കാത്തതുകൊണ്ടാണ്. വിവേകവും അനുകൂല സാഹചര്യവും പൂർവ്വ സംസ്കാരവും, ഇത് മൂന്ന് ഘടകങ്ങളും ഒരുമിച്ച് ഇതിനായി തന്നെ ജനിക്കുന്ന ഒരുവന് മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭ്യാസമായിട്ട് നിൽക്കും. ചില കാലത്ത് ചില അവസ്ഥയിലൊക്കെ ഇത് നിയന്ത്രിക്കാൻ പറ്റിയെന്നിരിക്കും. എല്ലാ കാലത്തും എല്ലാ അവസ്ഥയിലും ഇത് സാധ്യമല്ല. അത് പറ്റും. ചിലർ പറയും എന്റെ മനസ്സിൽ കാമനകളൊന്നും ഇല്ലല്ലോ. ശരി, അങ്ങനെ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ അത് എല്ലാ കാലത്തേക്കും അങ്ങനെ ഇരിക്കുമോ? എല്ലാ അവസ്ഥകളിലും അതങ്ങനെ ഇരിക്കുമോ? അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സുഹൃതികളാണ്, അത് സൗഹൃദമാണ് എന്ന് തന്നെ കരുതണം. പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഈശ്വര കൃപ, ഗുരുകൃപ, അതെല്ലാം എല്ലാത്തിനും ആവശ്യമുള്ളതുപോലെ ഇതിനും ആവശ്യമുള്ളതാണ്. പക്ഷെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇത് മൂന്നുമാണ്. ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന ഒരുവന് മാത്രമേ കാമത്തെ ജയിക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് ഇതിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ചിലർ ചോദിക്കും, അത് അർജുനോട് എന്തിനു പറയണം? അർജുനൻ ഇപ്പം സന്യാസിയും ബ്രഹ്മചാരിയൊന്നും അല്ലല്ലോ. അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനെങ്ങനെ കാമത്തെ ജയിക്കും? അതിനുവേണ്ടിയാണ് ഗൃഹസ്ഥധർമ്മം പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥധർമ്മത്തിന്റെ അനുഷ്ഠാനവും ആ കാമത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാമ ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം അത് സന്യാസത്തിൽ സാധ്യമാകും, അല്ലാതെ സാധ്യമാകത്തില്ല. അതുകൊണ്ട് ഇതിനെ ശത്രുവായി ഗൃഹസ്ഥനും കാണണം, ശത്രുവായി കണ്ടു തന്നെ പോകണം. ഇതിനോട് യാതൊരു തരത്തിലും സന്ധി ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ആ കാമം പലതരത്തിൽ വരും, പല വിഷയങ്ങളിലേക്ക് വരും. ഏത് വിഷയത്തിലായാലും ശരി, അവിടെയെല്ലാം അതിനെ നിയന്ത്രിക്കണം എന്നർത്ഥം. സന്യാസിമാർക്ക് ചിലപ്പോൾ കാമം വരുന്നത് യശസ്സിലായിരിക്കും, കീർത്തിയിലായിരിക്കും. ആശ്രമത്തോട് കാമം വരും, പ്രസ്ഥാനത്തോട് വരും, ഇതൊക്കെ വരും. എവിടെയെങ്കിലും അവനെ ബന്ധിക്കും. അത് മായയുടെ ഏറ്റവും പ്രബലമായൊരു ശക്തിയാണ്. ഏതെങ്കിലും കാമം ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ ശത്രുവായി തന്നെ കാണുക ഇഹ എന്നാണ് പറയുന്നു. ഏഷ കാമഹ, ഏഷ ക്രോധ. ഈ ഏഷ പ്രത്യക്ഷമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ശബ്ദം ഉപയോഗിക്കുന്നത്. ഏഷ ശബ്ദം, ഈ കാമം, നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ക്രോധം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്റെ ഉള്ളിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അർജുനൻ ശത്രുക്കളെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ബാഹ്യമായിട്ടാണ്, അവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പൊ ബാഹ്യമായിരിക്കുന്ന ആ ശ്രദ്ധയെ തിരിച്ച് അർജുനന്റെ ഉള്ളിലേക്ക് വിട്ടിട്ട്, ഈ കാമെന്ന് പറയുന്ന നിന്റെ ഉള്ളിലിരിക്കുന്നു, ക്രോധമെന്ന് പറയുന്ന നിന്റെ ഉള്ളിലിരിക്കുന്നു, നിന്റെ തന്നെ ഘടനയായിരിക്കുന്ന രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്നും ഇതുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ഇത് രജോ ഗുണത്തെ വളർത്തുന്നതാണ്. മഹാശനഹ, ഒരിക്കലും മതി വരാത്തതാണത്. അനുഭവിച്ച് മതി വരാത്താണ് മഹാപാപിയാണത്. പാപി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മഹാപാപങ്ങൾ ഇത് ചെയ്യിപ്പിക്കുന്നു ജീവനെ കൊണ്ട്. ഏതൊരു ധർമ്മത്തെയാണോ ഒരുവൻ സ്വീകരിച്ചിരിക്കുന്നത്, ആ ധർമ്മത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അത് ജീവിപ്പിക്കുന്നതിന് വേണ്ട ന്യായീകരണങ്ങൾ അവനെ കണ്ടെത്തിപ്പിക്കുന്നു. ഏനം, ഈ കാമത്തെ അല്ലെങ്കിൽ ഈ ക്രോധത്തെ, ഇഹ, ഈ സന്മാർഗത്തിൽ വൈരിണം വിധി, ശത്രുവായിട്ട് തന്നെ കാണും. അതിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യരുത്. അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെ ചിന്തിക്കാവൂ. അതിനെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകും, ഈ ആധ്യാത്മിക രീതിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്ധ്യേനമിഹ വൈരിണം. ധൂമേ നാവ്രിയതേ വന്നർ യഥാ ദർശോ മലേന ച യഥോൽവേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം കഥം വൈരി ഇതി ദൃഷ്ടാന്തേഹി പ്രത്യായയതി. കഥം വൈരി, എങ്ങനെയാണ് അവൻ ശത്രുവാകുന്നത്? കാമക്രോധങ്ങൾ ദൃഷ്ടാന്തേഹി, ഉദാഹരണങ്ങളിലൂടെ അതിനെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ധൂമിയേന സഹജേന ആവ്രിയതി വന്യ പ്രകാശാത്മകോ അപ്രകാശാത്മകേന യഥാവ ആദർശവും മലേന ച യഥാ ഉൽബേന ജരായുണ ഗർഭവേഷ്ഠനേന ച ആവൃത ആച്ഛാദ്യോ ഗർഭ തഥാ തേന ഇതം ആവൃതം. ധൂമിയേന സഹജേന ആവ്രിയതേ വന്യ ധൂമം കൊണ്ട് എങ്ങനെയാണോ സഹജനാവ്രിയതേ വന്യ ധൂമം കൊണ്ട് സഹജമായിരിക്കുന്ന ധൂമം അഗ്നിയോടൊപ്പം ഇരിക്കുന്നു, അതുപോലെ ഈ വിവേകത്തെ സദാസമയം ഇത് മൂടിക്കളയുന്നു. വളരെ കഷ്ടപ്പെട്ട് വിവേകം ആർജിച്ചു കഴിഞ്ഞാലും ആ വിവേകത്തെ ഈ കാമം മൂടിക്കളയും. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പറയുന്നു? അവസരത്തിൽ എപ്പോഴാണോ കാമത്തെ നിയന്ത്രിക്കേണ്ടി വരുന്ന അവസരം, ആ അവസരം വിവേകം നഷ്ടപ്രായമായിരിക്കും, ഇല്ലാത്തതുപോലെ ഇരിക്കും. അവിടെ പ്രാബല്യം വരുന്ന കാമത്തിനായിരിക്കും. കാമം ആ വിവേകത്തെ കീഴ്പ്പെടുത്തിക്കളയും. സഹജനാവൃതിയെ വന്നി പ്രകാശത്തെ ധൂമം മറയ്ക്കുന്നത് പോലെ പോക. പ്രകാശാത്മകവും അപ്രകാശാത്മകേന, അഗ്നി പ്രകാശാത്മകമാണ്, പക്ഷേ അതിന് വിരുദ്ധ സ്വഭാവത്തോടുകൂടിയ ആ ധൂമം അതിനെ മറയ്ക്കുന്നു. അതുപോലെ ഒരുവൻ സാധനാമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവൻ തന്നെ എവിടെയാണോ അവന്റെ ആന്തരികമായ ശക്തമായ കാമപ്രേരണ വരുന്നത്, ആ സമയത്ത് ആ വിവേകത്തെ അത് മൂടിക്കളയും. വിവേകത്തിന് പ്രവർത്തിക്കാൻ അത് അനുവദിക്കത്തില്ല. യഥാവാ ആദർശവും മലേനജ, ആദർശം കണ്ണാടി അഴുക്കുകൊണ്ട് മറിഞ്ഞിരിക്കുന്നത് പോലെ. ഒരു സാധകൻ എന്ന് പറയുമ്പോൾ അവന് വിവേകമുണ്ട്, ഉള്ളവനാണ് സാധകൻ. പിന്നെ മുമുക്ഷുത്വമുണ്ട്, മോക്ഷയുണ്ട്, ആധ്യാത്മിക മാർഗത്തിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പരീക്ഷണം പോലെ അവനിൽ കാമപ്രേരണകൾ വരും, ഏതെങ്കിലും തരത്തിലുള്ള, അതിന്ന വിഷയമൊന്നുമില്ല. ഏത് വിഷയത്തിലായാലും ശരി, അത് ശരീര സംബന്ധമായി വരാം, കാമം മാനസികമായി വരാം, ഏതെങ്കിലും തരത്തിൽ വരാം, വരുന്നിടത്തെല്ലാം ചെയ്യും, പെട്ടെന്ന് തന്നെ ഈ കാമം വന്ന് ശക്തമായി പ്രവർത്തിച്ചിട്ട് വിവേകത്തെ എങ്ങനെയാണോ കണ്ണാടിയെ അഴുക്ക് മൂടുന്ന അതുപോലെ മൂടുന്നു. യഥ ഉൽബേന ജരായുണ ഗർഭവേഷ്ടനേന. ഗർഭവേഷ്ടനം എങ്ങനെയാണോ ഗർഭസ്ഥനായിരിക്കുന്ന ശിശുവിനെ മറച്ചു വച്ചിരിക്കുന്നത് അതുപോലെ അവിടെ ആച്ഛാദിത ഗർഭ തഥാ അതുപോലെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിൽ ധാവരണം ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വിവേകം പ്രകടമാകേണ്ട സമയത്ത് ഒരു പരീക്ഷണ സന്ധിയിൽ അവിടെ വിവേകം ഇരിക്കുക തന്നെ, ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തി. വിവേകം ഉള്ളിലിരിക്കുക തന്നെ, ഒരു ഭാഗത്തു നിന്ന് വിവേകം തടഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മറുഭാഗത്ത് നിന്നുകൊണ്ട് കാമം പ്രവർത്തിപ്പിക്കും. അതിനാണ് ഈ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. തഥാ തേന ഇതാമാവൃതം. അതുപോലെ എന്ത് ചെയ്യുന്നു, ഈ വിവേകത്തെ ഇതം ജ്ഞാനം തേന ഈ കാമത്താൽ അല്ലെങ്കിൽ ക്രോധത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ജീവൻ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെ ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം എപ്പോഴാണോ കാമം ഉള്ളിൽ നിന്ന് പ്രേരണ വരുന്നു, ഉടൻ തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വിവേകം അവിടെ ഉണർന്നു വരും. ഒരു സാധകനതിന് രണ്ടിനെയും കാണാൻ പറ്റും, വിവേകം ഉണർന്നു വരുന്നതും കാമത്തിന്റെ പ്രേരണയും. പക്ഷെ ജയിക്കുന്നത് എപ്പോഴും കാമമായിരിക്കും, വിവേകമായിരിക്കത്തില്ല. രണ്ടിനെയും അവനെ തിരിച്ചറിയാം, അതിനാണ് ആ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. എന്നാലും ഒന്നേ ജയിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വലിയ ശത്രുവാണ്. ഈ പറയുന്ന മറ്റു ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നവർ മാത്രമേ ഇതിൽ നിയന്ത്രണം പറ്റൂ. അത് ഒറ്റയടിക്ക് സാധ്യമല്ല, പല വീഴ്ചകളും വീണതിന് ശേഷമേ ഇതിനെ ഒരുവന്. അതായത് ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് ഈ കാമത്തിന്റെ ജയമാണ്. അതാണ് ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. അത്തരമൊരു ജീവിത വിശുദ്ധി കൈവരിക്കുക എന്ന് പറയുന്നത് അനേക ജന്മങ്ങളിലെ അശുദ്ധിയെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അനേക ജന്മങ്ങളിൽ വിശുദ്ധി ആർജിച്ചുകൊണ്ടാണ്. ഒറ്റയടിക്കുന്നത് ആർക്ക് സാധ്യമല്ല. ഈ പാപത്തെ അതിജീവിക്കുക, അതിന് സാധാരണ മറ്റ് പല രും ഉദ്ദേശിക്കുന്നത് കേവലം പാപബോധം. ഈ പാപബോധം കൊണ്ട് ആ പാപത്തെ അതിജീവിക്കുകയാണ്. കാമം കൊണ്ടുവരുന്ന പാപാചരണം പാപബോധം കൊണ്ടതിനെ അതിജീവിക്കുക, ഭയം കൊണ്ട് അതിജീവിക്കുക. ഇവിടെ അതല്ല, ഇവിടെ പറയുന്നത് എപ്പോഴും വിവേക അർജനത്തിലൂടെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഈ ഉദാഹരണം അതാണ് കാണിക്കുന്നത്. വെളിച്ചവും പുകയും, നമ്മൾ പുകയെ കാണുന്നു, അവിടെ വെളിച്ചത്തെയും കാണുന്നു. ഈ ഉദാഹരണങ്ങളെല്ലാം അതാണ് കാണുന്നത്. കണ്ണാടിയും അഴുക്കും, അഴുക്കും കാണുന്നുണ്ട്, കണ്ണാടിയും കാണുന്നുണ്ട്. അപ്പോൾ ഒരുവന്റെ അന്ധകരണത്തിന് ഇത് രണ്ടുമുണ്ട്, വിവേകമുണ്ട് കാമുമുണ്ട്. ഇത് രണ്ടിനെയും അവൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ബലം എപ്പോഴും കാമത്തിനായിരിക്കും. വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. അത് വിവേകത്തെ എപ്പോഴും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള വിവേകം അവൻ ആർജിക്കണം. അതുകൊണ്ടേ പറ്റും, അതിന് ബാക്കി കാര്യങ്ങൾ അനുകൂലമായിരിക്കും. അതാ കേവലമായ ഭയം, ലജ്ജ, പാപബോധം, അപമാനബോധം ഇതൊന്നും കൊണ്ട് ഒരു സാധകന് ഈ കാമക്രോധങ്ങൾ അതിജീവിക്കാൻ സാധ്യമല്ല. രണ്ടിന്റെയും സാന്നിധ്യം ജീവനിൽ സദാ നിലനിൽക്കുന്നു ഒരു സാധകനിൽ. അതിനുവേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത്. യഥാ എപ്രകാരമാണോ ധൂമേന വന്നിഹി അപ്രിയതി, ധൂമം കൊണ്ട് വന്നി ആവരണം ചെയ്യപ്പെടുന്നത്. മലേന ആദർശകത അഴുക്കുകൊണ്ട് കണ്ണാടി യുടെ പ്രകാശം മറഞ്ഞിരിക്കുന്നത്. ഗർഭ ഉൽബേന ഗർഭസ്ഥ ശിശു എങ്ങനെയാണോ അതിന്റെ ആവരണം കൊണ്ട് മറഞ്ഞിരിക്കുന്നത്, തഥാ അതുപോലെ ഇതം ജ്ഞാനം തേന ആവൃതം, ഈ കാമം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്രോധം കൊണ്ട്, കാമക്രോധങ്ങൾ കൊണ്ട് വിവേകം മറയുമ്പോൾ മനസ്സ് കലങ്ങിയിരിക്കും. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കലക്കം അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടവർ അതിനധീരരായി ജീവിക്കുന്നു. പക്ഷേ വിവേകികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സ് കലങ്ങുന്നത്, അങ്ങനെയൊരു കാമാശനം, നേരത്തെ പറഞ്ഞില്ല മഹാശനം, അതവർ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിന്റെ തെളിച്ചയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടവർ കാമത്തെ ജയിക്കുന്നതിനുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവിടെയാണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി. അല്ലാതെ സാധാരണ മനുഷ്യനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ധൂമേ നാമ്രിയതേ വന്നർ യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച കിം പുനഃ തദിതം ശബ്ദവാച്യം യത് കാമേന ആവൃതം. നേരത്തെ എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞെന്താണ്? ധൂമിയേന ആവൃതേ വന്യ, ധൂമം കൊണ്ട് അഗ്നി മറയുന്നത് പോലെ ഇത് മറഞ്ഞിരിക്കുന്നു എന്നാണ്. ഏതാ മറഞ്ഞിരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞില്ല. കിം പുനഃ സ്ഥിതം ശബ്ദവാച്യം, എന്താണത് ആ സാധനം? കാമേന ആവൃതം, കാമം കൊണ്ട് മറഞ്ഞിരിക്കുന്നത്. ഇതിച്ചിതെ ആവൃതം, ആവൃതം ഏതേന ജ്ഞാനം, അടുത്ത് പറയും ജ്ഞാനമാണ്, വിവേകമാണ് മറഞ്ഞിരിക്കുന്നത്. ഏതേന ജ്ഞാനിനോ നിത്യവൈരി, അത് ജ്ഞാനിയുടെ നിത്യവൈരിയാണ്. തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഈ പ്രകരണം എന്ന് പറയുന്നത് കേവലം ആധ്യാത്മിക ജിജ്ഞാസുകളെ സംബന്ധിച്ച് മാത്രമാണ്. അല്ലാത്ത സ്ഥലത്ത് ഇത് ഒരു ചർച്ചയുടെ വിഷയമേ അല്ല. കാമാധീനരായി ജീവിക്കുന്ന സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവിടെ ഒരു ചർച്ചയ്ക്ക് വിഷയമല്ല. എന്നുവെച്ചാൽ പബ്ലിക്ക് പറയേണ്ട കാര്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ജ്ഞാനിനോ നിത്യവൈരിണ, ഇത് ജ്ഞാനിയുടെ നിത്യവൈരിയാണ്. ജ്ഞാനിയുടെ നിത്യശത്രുവായിരിക്കുന്നു, അവരുടെ വിവേകിയുടെ നിത്യശത്രുവാണ്. ആധ്യാത്മികമായി ഉയരാൻ ആഗ്രഹിക്കുന്നവനാണ് കാമം എപ്പോഴും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്തവനായിരുന്നു എന്നുവെച്ചാൽ കുളിച്ച് കുറിയൊക്കെ ഇട്ട് ഭസ്മക്കുറി ഒക്കെ ധരിച്ച് രുദ്രാക്ഷമൊക്കെ ധരിച്ച് യോഗ്യന്മാരായിരിക്കുന്നവർക്കാണ് ഈ പ്രശ്നം എന്നാണ്. സാധാരണക്കാരനല്ല. അവരെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജ്ഞാനിനോ നിത്യവൈരിണ, ജ്ഞാനിയുടെ നിത്യശത്രുവാണത് എന്നാണ്. ജ്ഞാനിയും ഇതാക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ജ്ഞാനിയും ഇത് നിരന്തരം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്, കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിവേകത്തോടുകൂടിയ കർമ്മയോഗി, കർമ്മയോഗിയുടെ പ്രകടനമാണത്. മുഖ്യമായി കർമ്മയോഗിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു പടിയുടെ കടന്നു ഇവിടെ പറയുന്നു ജ്ഞാനി. ഞാനി എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. ജ്ഞാനമുള്ളവൻ ചോദിക്കുക, ജ്ഞാനമുള്ളവനും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ട്, അതാണ് സത്യം. പക്ഷെ ജ്ഞാനികളത് പറയാറില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, തുറന്നു പറയുകയാണ്, ജ്ഞാനിക്കും ഉണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ. ജ്ഞാനിനോ നിത്യവൈരിണ, ജ്ഞാനിയുടെ നിത്യവൈരിയാണിത്. ജ്ഞാനിയും നിരന്തരം ഇത് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജ്ഞാനിയുടെ പരിശ്രമവും ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ജ്ഞാനിക്കും, കാരണം ജ്ഞാനിക്കും ശരീരമുണ്ട്. ജ്ഞാനിക്കും ശരീരബോധമുണ്ടോ അവിടെ ഇതെല്ലാം വരുന്നു. അല്ലെങ്കിൽ ശരീരബോധമില്ലാതിരിക്കണം. ഇവിടെ ശരീരബോധമുള്ള ജ്ഞാനിയെക്കുറിച്ചാണ് പറയുന്നു. എന്നുവെച്ചാൽ വിശപ്പും ദാഹവുമുള്ള ജ്ഞാനിയെക്കുറിച്ചാണ് പറയുന്നു. ഭക്ഷണം കഴിക്കുകയും അത് വിസർജിക്കുകയും ചെയ്യുന്ന ജ്ഞാനിയെക്കുറിച്ചാണ് പറയുന്നു. ഇതെല്ലാം നടക്കുമെങ്കിൽ ഈ പറയുന്ന സാധനം അവിടെ വരും. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഞാനിനോ നിത്യവൈരണം, ഞാനിവിടെ നിത്യവൈരണം. അതെന്തുകൊണ്ട് പറയുന്നു? അപ്പോൾ ജ്ഞാനികളും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവരും ഈ കാര്യങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കണം എന്നാണ് കൂടെ പറയുന്നത്. എന്തിന് ഇതെന്തിനു വേണ്ടി ഇത്രയും പ്രയാസപ്പെടുന്നു? മോക്ഷിച്ചുക്കളാണെങ്കിൽ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിക്കണമെന്ന് ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതിന് വളരെ കഠിനമായ പരിശ്രമം ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ജ്ഞാനിയുടെയും നിത്യവൈരിയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ ചിലടത്ത് പറയും ജ്ഞാനികളെല്ലാം മുക്തന്മാരല്ല എന്ന് പറയും. എന്ന് വരെ പറയുന്നതിന് ഒരു കാരണം ഇതാണ്. കാരണം ആ മുക്തി എന്ന് പറയുന്നത് കാമത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ആ ജീവനെ കൊണ്ടുപോയി ബന്ധിപ്പിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ജയിച്ചെന്നിരിക്കും, പക്ഷെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിടിപ്പിക്കും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഞാനിവിടെ നിത്യവൈരിയാണ്. പറയുന്നു ജ്ഞാനീഹി ജാനാതി അനേന അഹം അനർത്ഥേ പ്രയുക്ത പൂർവമേവ. ഞാനി ഇത് തിരിച്ചറിയുന്നു. അതാണ് ഞാനി ഇത് ആക്രമിക്കാൻ വരുമ്പോൾ ഞാനി ശത്രുവിനെ തിരിച്ചറിയുന്നു. അതാണ് ജ്ഞാനിയുടെ വിശേഷം. ശത്രു ഇല്ല എന്നതിനർത്ഥം ജ്ഞാനിക്കുണ്ട് ശത്രു. എങ്ങനെ തിരിച്ചറിയുന്നു? അനേന അഹം അനർത്ഥേ പ്രയുക്ത പൂർവമേവ. അതിന് കീഴ്പ്പെടുന്നതിന് മുമ്പ് തന്നെ അയാൾ തിരിച്ചറിയുന്നു. അത് ആക്രമിക്കാൻ വരുമ്പം തന്നെ ഇവനാണ് മുമ്പ് എന്നെ ഈ അനർത്ഥങ്ങളിൽ ചാടിച്ചത്, ഈ സംസാരത്തിൽ ചാടിപ്പിച്ചത്, ജന്മമരണങ്ങളിലൂടെ ഇത്രയും കാലം എന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവനാണ് എന്ന് തിരിച്ചറിയുന്നു. അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? ജ്ഞാനിയുടെ ഉള്ളിലും ഇവനുണ്ട്. അവിടെ ഇവൻ കടന്നു വരുന്നുണ്ട്. പക്ഷേ അവൻ ജ്ഞാനിയുടെ വിവേകം ദൃഢമായതുകൊണ്ട് അവൻ എന്നെ തിരിച്ചറിയുന്നു. ദുഃഖീല ഭവതി നിത്യമേവ. ഞാൻ ഈ ഒരു കാര്യത്തിൽ അവൻ ദുഃഖിയായി തന്നെ ഇരിക്കുന്നു. ആ ദുഃഖം എന്ന് പറയുന്നത് എങ്ങനെയാണ്? താനിതിനൊരിക്കലും കീഴ്പ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ ആ ദുഃഖത്തിന്റെ അനുസ്മരണം ഇതിന് കീഴ്പ്പെട്ടതുകൊണ്ട് താൻ അനുഭവിച്ച വേദനകളെ കുറിച്ച് ഞാൻ എനിക്ക് സദാ ഓർമ്മയുണ്ട്. അതാണ് വിശേഷ ദോഷദൃഷ്ടി എന്ന് പറയുന്നത്. അത് ഇവിടെ ആ ജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന വിവേകത്തോടു കൂടിയിരിക്കുന്ന കർമ്മയോഗി അതിനെക്കുറിച്ച് അവൻ ദുഃഖിതനാണ്. എങ്ങനെയുള്ള ദുഃഖം? താൻ ഇതിന് കീഴ്പ്പെട്ടതുകൊണ്ട് അനേക ജന്മങ്ങളിൽ താൻ ഇങ്ങനെ കടന്നു വന്നു. ആ ദുഃഖം അവന്റെ ഉള്ളിലുണ്ട്. അതിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് താൻ പറയുന്നത് ദുഃഖീജ ഭവതി നിത്യമേവ. അതോ അസുഖവും ജ്ഞാനിനോ നിത്യവൈരി. അതുകൊണ്ട് ഇത് ജ്ഞാനിയുടെ നിത്യവൈരിയാണ്. എന്ന് വെച്ചാൽ അജ്ഞാനിക്കിത് വൈരിയൊന്നുമില്ല. അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് പറയുന്നത്? വിവേകമില്ലാത്തവൻ പറയുന്നത് എന്താണ്? ഈ കാമം എന്ന് പറയുന്നത് ഒരിക്കലും ദോഷമുള്ള കാര്യമല്ല. ഇതിനെ നമ്മൾ നിയന്ത്രിക്കുന്നതും ഇതിന് ശത്രുവായി കാണുന്നതുമാണ് ഏറ്റവും വലിയ അപകടം. നമുക്ക് ആധ്യാത്മികമായ പുരോഗതിക്ക് ഇതുകൂടെ കുറച്ച് ആവശ്യമാണ്. ഇങ്ങനെ അവർ ചിന്തിക്കും. അതുകൊണ്ട് ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്നതാണ് ഒരുവന്റെ കഴിവ് അല്ലെങ്കിൽ സാമർഥ്യം. ഇതൊന്നും സാമർഥ്യമല്ല, അതെപ്പോഴും സഹജമായിരിക്കുന്ന അത് അജ്ഞാനി അതിനെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അവൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ഇതിനനുകൂലമായ ഫിലോസഫിയൊക്കെ അവനുണ്ടാക്കും, അനുകൂലമായ തത്വശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കും. അവൻ പറയുന്ന എന്താണ്? കാമത്തെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കാമത്തെയും കൊണ്ട് കുറച്ച് ഭക്തി, കുറച്ച് കാമവും, കുറച്ച് മോക്ഷവും എല്ലാം കുറച്ച് ഞാനും ഇതെല്ലാം അവിടെ ചേരുമ്പോഴേ ജീവിതം പൂർണ്ണമാകുന്നതൊക്കെയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. അതുവാസു ഞാൻ ലോകനെത്തിയ വൈകി, ഞാനെങ്കിൽ കുറച്ച് ദുഃഖം താൻ എന്നെ കീഴ്പ്പെട്ടു പോയ പൂർവകാരങ്ങളുടെ അനുഭവത്തെ ഞാൻ അനുസ്മരിപ്പിച്ചിട്ട് ആ ദുഃഖത്തെ അവൾ അനുസ്മരിക്കുന്നു. അതുകൊണ്ട് ഞാനിയുടെ നിത്യശത്രു തന്നെയാണ്, എന്നോട് യാതൊരു തരത്തിലുള്ള ഒറ്റമേസിയും ചെയ്യുന്നില്ല. പിന്നെ അത് മൂർഖസ്യ, മൂർഖനുള്ള ഒരിക്കലും ശത്രുമല്ല. അങ്ങനെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ ചർച്ച ഒരിക്കലും സാധാരണ അജ്ഞനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമാണ്. അവൻ കാമത്തെ വളരെ താലോലിച്ച് അതിനുവേണ്ടി ജീവിക്കുന്നവനാണ്. അവനോട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല. അവനിത് വേണം. അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിവേകിക്കാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ വിവേകി, അവനത് ശത്രു തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ജയിക്കണം എന്നാഗ്രഹിക്കുന്നവൻ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന നമ്മുടെ പൂർവികന്മാരായ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ആചാരങ്ങളിൽ കർശനമായ നിഷ്ഠ ഉള്ളവനെ ഇതിനെ ജയിക്കാൻ പറ്റും. സഹി കാമം തൃഷ്ണാകാലേ മിത്രമിവ പശ്യൻ. മൂർഖൻ എന്താണ് കരുതുന്നത്? ആ കാമത്തെ തൃഷ്ണാകാലേ അവനിൽ ആഗ്രഹങ്ങളുണ്ടാകുമ്പോൾ മിത്രമിവ പശ്യൻ, അവൻ കാമത്തെ ഏറ്റവും വലിയ മിത്രമായിട്ടാണ് കാണുന്നത്. നമ്മുടെ പല പുതിയ തത്വചിന്തകന്മാരെയും പോലെ അവർ പറയുന്നത് കാമത്തെ എപ്പോഴും നമ്മളൊരു മിത്രമായി കരുതണമെന്നാണ്. എപ്പോഴും അത് നമുക്ക് കൂടെ വേണം. അതാണ് നമുക്ക് ശക്തി പകരുന്നത്. അതിനെ കൂടെ കൊണ്ടുപോകണം. ഒരിക്കലും അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. കാമം എന്താഗ്രഹിക്കുന്നു അത് സാധിച്ചു കൊടുക്കുക. അവസാന മോക്ഷം കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നു. അത് അവരെ കുറിച്ച് പറയുന്നു മൂർഖസ്യ, മൂർഖന്റെ ഉപദേശമാണ്. സഹികാമം തൃഷ്ണാകാലേ മിത്രമേവ പശ്യൻ. അപ്പൊ ഇത് ഈ ഒരു ശങ്കരാചാര്യർ പറഞ്ഞ പൂർവപക്ഷത്തെയാണ് ഇന്ന് പലരും സിദ്ധാന്തമാക്കിയിട്ട് ഉപദേശിക്കുന്നത്. അവനവർ പറയുന്ന എന്താണ്? ശങ്കരാചാര്യർക്കും മറ്റും വിവരമില്ലായിരുന്നു. ഞങ്ങൾക്ക് വിവരമുണ്ട്, ഞങ്ങൾ പറയുന്ന നിങ്ങൾ കേൾക്കും. അവർക്കൊന്നും വിവരമില്ലായിരുന്നു. ബുദ്ധന് വിവരമില്ല, ശങ്കരാചാര്യർക്ക് വിവരമില്ല, കൃഷ്ണന് വിവരമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ആരെല്ലാം ബ്രഹ്മചര്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ അവർക്കൊന്നും വിവരമില്ല. എനിക്കാണ് വിവരമുള്ളത്, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നു. അതിന് പറയാൻ നടക്കുന്നവരുമുണ്ട് ഒരുപാട് പേര്, വിവരമുള്ള ആൾക്കാർ. അവരെ കുറിച്ച് ഇവിടെ പറയുന്ന എന്താണ്? മൂർഖസ്യ, ഈ കാമത്തെ എല്ലാം മിത്രമായി കാണും. അത് കുറേശ്ശേ ആകാം എന്നൊരു പക്ഷം ഇവിടെ ഇല്ല. തത്കാര്യ ദുഃഖപ്രാപ്തി ജ്ഞാനാദി തൃഷ്ണയാഹം ദുഃഖിത ദുഃഖിത്വം ആപാദിത രീതി പൂർവമേവ. പക്ഷേ ഇങ്ങനെയുള്ളവനും ദുഃഖിക്കും അവസാന കാലത്ത്. ദുർമരണവും മറ്റു സംഭവിക്കുമ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവരെല്ലാം ദുഃഖിക്കും. തത്കാര്യ ദുഃഖപ്രാപ്തി, ദുഃഖം പ്രാപ്തമാകുമ്പോൾ തൃഷ്ണയാഹം ദുഃഖിത്വം ആപാദിത. അവൻ അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കും എന്നർത്ഥം. ഈ കാമത്തെ താലോലിക്കുന്നവൻ അവന്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കും. കൃഷ്ണയാഹം ദുഃഖിത്വമാകാതെ എന്നാ പൂർവമേ അവൻ നേരത്തെ മനസ്സിലാക്കുന്നില്ല. വിവേകി അങ്ങനെയല്ല. പൂർവ്വജന്മങ്ങളുടെ അനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അയാൾ തിരിച്ചറിയുന്നു നേരത്തെ തന്നെ. ഇത് ആക്രമിക്കാൻ വരുമ്പോൾ അയാൾ തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കുന്നു. മറ്റവൻ അങ്ങനെയല്ല, അനുഭവിച്ചതിന് ശേഷം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവൻ ഈ പറഞ്ഞ മൂർഖൻ അനേക ജന്മങ്ങളിൽ ഇങ്ങനെ ഈ കാമത്തെ താലോലിച്ചും അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയും മറ്റുള്ളവരെ പഠിപ്പിച്ചും സ്വയം അനുഭവിച്ച് ദുഃഖിച്ച് വളരെ ജന്മങ്ങൾ കഴിയുമ്പോൾ അവന് വിവേകമുണ്ടാവും. വിവേകമുണ്ടാവും എന്നാ പൂർവമേവ, നേരത്തെ വിവേകമുണ്ടാവത്തില്ല. അതോ ജ്ഞാനിന ഏവ നിത്യവൈരി. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഈ കാമം ജ്ഞാനിന ഏവ, ജ്ഞാനിക്ക് മാത്രമേ ഇത് ശത്രുവായിട്ടുള്ളൂ. അത് സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. ഇതൊക്കെ നമുക്കാണല്ലോ ഈ പ്രശ്നങ്ങൾ. എത്രയും മനുഷ്യർ ഇതിനൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന, അവർക്കൊരു പ്രശ്നമില്ലല്ലോ. അത് ശരിയാണ്. പറയുന്നു ഞാനിനേവ നിത്യവൈരി. ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നവനാണ് ഇത് പ്രശ്നമായി തീരുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന എത്രയും മൃഗങ്ങളുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്. അവയ്ക്കൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. സഹജമായ പ്രേരണകൾക്കനുസരിച്ച് അവർ എല്ലാ വ്യവഹാരങ്ങളും ചെയ്യുന്നു, അന്നപാനാദികളെല്ലാം ചെയ്യുന്നു. അവർക്കിതൊരു വിഷയമല്ല. ഇവിടെ പറയുന്നു ഞാനിനെ ഏവ ശബ്ദം ഉപയോഗിച്ചിരിക്കുകയാണ്. വിവേകമുള്ളവന് മാത്രമാണിത് നിത്യവൈരിയായിരിക്കുന്നു. കിംബിരൂപേണ, എങ്ങനെ ഇത് നിത്യവൈരിയായിരിക്കുന്നു? കാമരൂപേണ, കാമ ഇച്ഛ ഏവ രൂപമസ്യതി കാമരൂപത്തേന. കാമം, ഇച്ഛ, തൃഷ്ണ, തൃഷ്ണാരൂപത്തിൽ. നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞു, രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ടതേ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ ആ രസം അതാണ് തൃഷ്ണ. ആ തൃഷ്ണാരൂപത്തിൽ എന്നാണ് ദുഷ്പൂരേണ ദുഃഖേന പൂർണമസീതി ദുഷ്പൂരഹത്തേന അനലേന. ഇതൊരു അഗ്നിയാണ് കാമം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള അഗ്നി? ദുഷ്പൂരേണ. അഗ്നിയുടെ സ്വഭാവം എത്ര ഇന്ധനം കിട്ടിയാലും അത് ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അതിന് മതി വരത്തില്ല. ഇന്ധനങ്ങളെ ദഹിപ്പിച്ചതിന് മതി വരത്തില്ല. അണയാൻ പോകുന്ന സമയത്തായാലും മറ്റൊരു ഇന്ധനം കിട്ടിയാൽ ദഹിപ്പിക്കും. കാമവും അതുപോലെയാണ്. എത്ര വിഷയാനുഭവത്തിലൂടെയും അതിന് ആത്യന്തികമായ തൃപ്തി വരത്തില്ല. വീണ്ടും അത് വിഷയങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വീണ്ടും വിഷയങ്ങൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് അനുഭവിക്കും. വിഷയവിരക്തി കാമത്തിനില്ല. അതാണ് ദുഷ്പൂരേണ ദുഃഖേന പൂരണമസി ദുഷ്പൂരഹത്തേന. ഇതിനൊന്ന് ശമിപ്പിക്കാൻ സാധ്യമേ അല്ല. അനലേന, അതുകൊണ്ടാണ് ഇതിന് അഗ്നിക്ക് അനലൻ എന്ന് പേര് വന്നത്. നാസി അലം പര്യാപ്തി വിദ്യതേത്തി അനലഹ. അഗ്നി അനലൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അലം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന അലം ശബ്ദത്തിന്റെ അർത്ഥം പര്യാപ്തി. ന അലം, മതി എന്നൊരിക്കലും ഇതിനില്ല. മതിയായി എന്നൊരിക്കലും തോന്നത്തില്ല. അതാണ് അനലൻ, അഗ്നി. അതിനെ ദഹിച്ചും ദഹിപ്പിച്ചും ഒരിക്കലും മതി വരത്തില്ല. അത് ഉള്ളിടത്തോളം കാലം ദഹിച്ചുകൊണ്ടും ദഹിപ്പിച്ചുകൊണ്ടും ഇരിക്കും. കാമം അതുപോലെ തന്നെ, അതെപ്പോഴും നമ്മുടെ അന്ധകരണത്തെ നീറ്റിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെയും അത് നീർപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അനലേന നാസി അലം പര്യാപ്തർ വിദ്യരീത്തി അനലഹത്തേന. കാമത്തെ എല്ലാ സ്ഥലത്തും ഭാഗവതത്തിലും മറ്റും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എപ്പോഴും അതിനെ അഗ്നിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെപ്പോഴും ദഹിച്ചുകൊണ്ടേയിരിക്കും. കാമസന്തപ്ത മാനസമെന്ന് പറയും. കാമം കൊണ്ട് ചൂട് പിടിച്ച മനസ്സ്, തൃഷ്ണ കൊണ്ട് തപിക്കുന്ന മനസ്സ്. അങ്ങനെയുള്ള ഒരു മനസ്സ് ഒരിക്കലും ശാന്തി വരത്തില്ല. കാമപൂർത്തിയിലൂടെ ശാന്തി വരത്തില്ല. കാമത്യാഗത്തിലൂടെ ശാന്തി വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു ദുഷ്പൂരേണ അനലേന. ഒരിക്കലും മതി വരാത്ത ഒരു അഗ്നിയാണ് ഈ കാമം. അതുകൊണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് താലോലിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനോടൊരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ കൂടെ നടത്തിക്കൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതമില്ല. നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നില്ല. അതിനെ ശത്രുവായി കാണുക, അതിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടം തന്നെയാണ്. ഇവിടെ പറയുന്നു ഇത് വൈരിയായി ശത്രുവായി തന്നെ കാണുക, അതിനോട് യാതൊരു തരത്തിലും. അപ്പോൾ അതിന് വിരുദ്ധമായി എന്തൊക്കെയുണ്ടോ അതിനെ ഒഴിവാക്കുന്നതിനാണ് സന്യാസം എന്ന് പറയുന്നത്. കാമത്തെ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ഒഴിവാക്കുന്നു, അതാണ് സന്യാസം. അപ്പോൾ അതാണ് സന്യാസത്തിന്റെ നിഷ്ഠ എന്ന് പറയുന്നത്. അതാണ്, അല്ലെങ്കിൽ ആ നിഷ്ഠയിൽ എന്തെങ്കിലും ഒരുവൻ വിട്ടുവീഴ്ച വരുത്തി കഴിഞ്ഞാൽ സന്യാസം സാധ്യമല്ല. അപ്പോൾ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, അതൊക്കെ ഈ കാലത്ത് പറ്റുമോ? പറ്റത്തില്ല എന്ന് തോന്നുന്നെങ്കിൽ വേറെ പണി നോക്കുക. ഇതാരും ആരെയും നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ മനസാക്ഷി എന്ന് പറയുകയാണ്, നമുക്ക് ഇത് പറ്റിയതല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനായി പണി തുടരുന്നത്? വേറെ എന്തെല്ലാം പണികളുണ്ട്? ഗൾഫിൽ പോവാം, ഇവിടെ പണിയില്ലെങ്കിൽ. ഈ പണിക്ക് തന്നെ എന്തിനാ വാശി? എന്തിനാ? ഇതിൽ തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ ഇതിനെ ശത്രുവായി തന്നെ കാണുക എന്ന് പറയും. ഇതിനോട് യാതൊരു തരത്തിലും ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ഇവിടെ പറഞ്ഞല്ലോ ഇതിനെ അനന്തനായി തന്നെ മനസ്സിലാക്കി യാതൊരു തരത്തിലുള്ള സന്ധിയും ചെയ്യാതെ ഇതിൽ നിന്ന് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുള്ള ഒരു സന്യാസമേ വിധിക്കും. സമൂഹ മധ്യത്തിൽ നിന്ന് സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഇന്നത്തെ സന്യാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ഏത് സമയവും ഈ ഡ്രസ് മടക്കി കക്ഷത്ത് വയ്ക്കേണ്ടി വരും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അത് സൂക്ഷിച്ച് പോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് നിത്യശത്രുവാണ്, സദാശത്രുവായി ഇതെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പുതിയ ഫിലോസഫി ആശ്രയിക്കേണ്ടി വരും. ഗീത ഉപേക്ഷിക്കണം, ഭഗവാന്റെ ഉപദേശം പഠനം, ഇതെല്ലാം ഇതിനെല്ലാം പറ്റിയ പുതിയ ഫിലോസഫികളുണ്ട്. അതായാലും മതി, അതുകൊണ്ടും രക്ഷപ്പെടാം. നമ്മൾ പറയുന്നു, ജ്ഞാനിനോ നിത്യവൈരണ, ഹേ കൗന്ദേയ അല്ലയോ അർജുന, ജ്ഞാനിനോ നിത്യവൈരണ, ജ്ഞാനിയുടെ നിത്യശത്രുവായിരിക്കുന്ന, അവിടെ ഭാഷകാരം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ജ്ഞാനിനെ ഏവ, മൂർഖന്റെ അല്ല, അജ്ഞാനിയുടെ അല്ല, വിവേകമുള്ളവന് നിത്യശൈലി ശത്രുവായിരിക്കുന്ന ഏതേന, ഈ കാമം കൊണ്ട്. എങ്ങനെയുള്ളത്? ദുഷ്പൂരേണ അലനേന, ഒരിക്കലും മതിവരാത്ത അഗ്നിയാണിത്. ഇതുകൊണ്ട് ജ്ഞാനം ആവൃതം, ആ ജ്ഞാനിയുടെ ഉള്ളിലിരിക്കുന്ന വിവേകവും മൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വിവേകത്തെയും ഇത് മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഭാഗത്തോട് യോജിപ്പിക്കണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭാഗത്തോട് യോജിപ്പിക്കണം, വിദ്യേന മിക വൈരണം, ഇവിടെ ഏറ്റവും വലിയ ശത്രുവായി കാമരൂപം ദുരാസതം. ഈ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതാണ്. ഇതുവരെ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം നല്ലത് തന്നെ, പക്ഷേ ഈ ഒരു കാര്യം ദുരാസതമാണ്. ഇത് ജയിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം, അത് തിരിച്ചറിഞ്ഞു വേണം ഒരാൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആവൃതം ജ്ഞാനമേതേന, ജ്ഞാനിനോ നിത്യവൈരിണ, കാമരൂപേണ കൗന്ദേയ, ദുഷ്പൂരേണാനലേന ച, ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ, ഏതേർവിമോഹയത്യേഷ, ജ്ഞാനം ആവൃത്യ ദേഹിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.